പരം നിരീക്ഷിച്ചുകൊണ്ട് ബ്രഹ്മസൂത്രസംഗ്രഹഭാഷ അധ്യായം പാദം മൂല അധികരണം 5 സൂത്രം 14 ദഹരാധികരണം. ദഹര ഉത്തരേഭ്യ പറയുന്ന എന്താണ് ദഹരം എന്ന് വെച്ചാൽ ദഹരാകാശം, അത് ബ്രഹ്മമാണ്. അതാണ് ഈ അധികരണത്തിന് താല്പര്യം. മുൻ അധികരണങ്ങളെ പോലെ തന്നെ ദഹരാകാശം എന്താണോ, അത് ജീവനാണോ അല്ലെങ്കിൽ ആകാശമാണോ, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ. അവസാനം പറയാം അത് പരബ്രഹ്മമാണ്. അപ്പൊ ഈ അധികരണങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു പൊതു സ്വഭാവമുണ്ട്. ഈ ഭാഗങ്ങളിൽ ഇവിടെ വരുന്ന ഛാന്ദോഗ്യത്തിന്റെ 8-ാം അധ്യായം. ഛാന്ദോഗ്യം 8-ാം അധ്യായത്തെ പറയുന്ന ദഹരവിദ്യ. അതിനു മുമ്പ് ഭൂമവിദ്യ, അതാണ് മുമ്പ് ചർച്ച ചെയ്തത്. അതിനു മുമ്പ് തത്വമസി. അഥ യദിതം അസ്മിൻ ബ്രഹ്മപുരെ ദഹരം പുണ്ഡരീകം ഭീസ്മ ദഹരോ അസ്മിൻ അന്തരാകാശ തസ്മിൻ യദന്ധ തദന്വേഷ്ടവ്യം തദ്വാ വിജിജ്ഞാസിതവ്യം ഇത്യാദി വാക്യം സമാമ്നായതേ. ഈ വാക്യത്തെ അവിടെ ആമ്നായം ചെയ്യുന്നു എന്ന് വെച്ചാൽ പഠിക്കുന്നു. ഇവിടെ ചാന്ദോഗ്യത്തിൽ ഇങ്ങനെ യദിദം അസ്മിൻ ബ്രഹ്മപുരേ, ഈ ബ്രഹ്മപുരത്തിൽ, ബ്രഹ്മപുരം എന്ന് പറയുന്നത് ശരീരം, ദഹരം എന്ന് വെച്ചാൽ അല്പമായ പുണ്ഡരീകം ഭീസ്മ, ചെറിയ ഒരു താമര മൊട്ട് പോലെയുള്ള ഒരു സ്ഥാനമുണ്ട്, വീട് എന്ന് പറഞ്ഞ ഒരു സ്ഥാനം. ദഹര അസ്മിൻ അന്തരാകാശ, അതിൻ്റെ അകത്തൊരു ചെറിയ ആകാശമുണ്ട്. രണ്ടും ദഹരമാണ്. ബ്രഹ്മപുരമായിരിക്കുന്ന ഈ ശരീരത്തിൽ താമരമൊട്ട് പോലൊരു ചെറിയൊരു വീട് അല്ലെങ്കിൽ ഒരു സ്ഥാനം, അതിലൊരു ചെറിയ ആകാശം. തസ്മിനന്തഹ, അതിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത്, തദന്വേഷ്ടവ്യം, അതിനെയാണ് ശ്രവിക്കേണ്ടത്. അന്വേഷിക്കേണ്ടതെന്ന് വെച്ചാൽ ശ്രവണ മനനങ്ങളിലൂടെ അന്വേഷിക്കേണ്ടത്. തദ്വാവ വിജിജ്ഞാസിതവ്യം, അതിനെയാണ് സാക്ഷാത്കരിക്കേണ്ടത്. ഇവിടെ ദഹരം ത്തെ കുറിച്ച് രണ്ടു പറയും. ദഹരം എന്ന് വെച്ചാൽ ചെറുത് അല്പം എന്നുള്ളതാണ്. ഒന്ന് പറയുന്നത് ദഹരം പുണ്ഡരീകം ഭീസ്മ. ദഹരം എന്ന് പറയുന്ന ഒരു താമരപൊട്ട് പോലെയുള്ള ഒരു ഭീസ്മ എന്ന് വെച്ചാൽ വീടെന്നാണ്, വാസസ്ഥാനം. അത് കഴിഞ്ഞ് പറയുന്നു അന്തരാകാശ ദഹര, അതിൻ്റെ ഉള്ളിലൊരു ചെറിയ ആകാശമുണ്ട്. പിന്നീട് പറയുന്നു തസ്മിൻ യദന്ത, അതിൻ്റെ ഉള്ളിൽ മറ്റെന്തോ ഉണ്ട്. ശരീരം, ശരീരത്തിൻ്റെ ഉള്ളിൽ വാസസ്ഥാനം, വാസസ്ഥാനത്തിൻ്റെ ഉള്ളിൽ ആകാശം, ആകാശത്തിൻ്റെ ഉള്ളിൽ എന്താണോ ഒന്നും, അതെന്താണെന്ന് ഇനി പറയും. തദന്വേഷ്ടവ്യം, അതന്വേഷിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാ അന്വേഷിക്കേണ്ടത്? ഈ ആകാശത്തെയാണോ, അതെ ആകാശത്തിൻ്റെ ഉള്ളിലുള്ളതാണോ? ആകാശ തസ്മിന്നതന്ത, ഒരാകാശം ആകാശത്തിൻ്റെ ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് തദന്വേഷ്ടവ്യം, അതിനന്വേഷിക്കും. സ്വാഭാവികമായിട്ടും ആകാശത്തിൻ്റെ ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞിട്ട് തസ്മിൻ യദന്ത, അതിൻ്റെ ഉള്ളിൽ എന്താണോ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം തദന്വേഷ്ടവ്യം, അതിനെ അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ തോന്നുന്നത് ആകാശത്തിൻ്റെ ഉള്ളിൽ എന്തോ ഇരിക്കുന്നു, അതിനെ അന്വേഷിക്കണമെന്നാണ്. കാരണം അന്വേഷിക്കണം എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടു മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് തദന്ത, അതിൻ്റെ ഉള്ളിലുള്ളതെന്നാണ്. ഒരു ശ്രുതിയുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ ആ സന്ദർഭം പോരാതെ വരും. ഇങ്ങനെ ഒരാൾ ധരിച്ചു എന്നിരിക്കട്ടെ, തൊട്ടടുത്ത് പറയും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത്. പറയുമ്പോൾ അവിടെ ആകാശമുണ്ട്, ഭൂമിയുണ്ട്. അപ്പം ആകാശത്തെയും ഭൂമിയൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. പക്ഷേ യഥന്തഹത്തതന്വിഷ്ടവ്യം എന്നുള്ളതിൻ്റെ നേരർത്ഥം നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിലുള്ളതിനെ അന്വേഷിക്കണമെന്നാണ്. അതാണ് പറയുന്നത് സൂത്രത്തുത്തരേഭ്യ. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വെച്ചുകൊണ്ട് തീരുമാനിക്കരുത്. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു ഭാഗം, ഒരു വാചകമോ ഒരു വാക്കോ ഒക്കെ അടർത്തി മാറ്റിയിട്ട് അതിനർത്ഥം പറയാം, ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പലപ്പോഴും പറഞ്ഞാൽ ശരിയാകത്തില്ല. അതുപോലെ തന്നെ ഉപദേശങ്ങൾ, മഹാത്മാക്കളുടെ ഉപദേശങ്ങൾ നമ്മളൊരു ഭാഗത്തുനിന്ന് അതിൻ്റെ സന്ദർഭം എന്താണെന്ന് ആലോചിക്കാതെ, കാലദേശങ്ങൾ പരിഗണിക്കാതെ നിങ്ങളൊരു ഭാഗത്തുനിന്ന് അടർത്തി എടുത്തിട്ട് അർത്ഥം പറയും, ഇങ്ങനെയാണ്. പൂർവ അപര വിചാരം കൂടാതെ സന്ദർഭത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ഇനി എല്ലാത്തിലുപരി പറയുന്ന ആളുടെ താല്പര്യത്തെ കുറിച്ച് ചിന്തിക്കാതെ. ഇതൊരു ഉപദേശമാണ്. അടുത്ത് പറയും തം ബ്രൂയ, ഇങ്ങനെ ഉപദേശിക്കുന്ന ആചാര്യനോട് ചോദിക്കണമെന്നെല്ലാം പറയും. ഇതൊരു ഗുരു ഉപദേശ രൂപത്തിലാണ്. ഒരു ഗുരു ഉപദേശിക്കുകയാണ് ഇങ്ങനെ. ഉപദേശം കേൾക്കുന്ന ഒരു ശിഷ്യന് പെട്ടെന്ന് തോന്നും യഥന്ത ആകാശത്തിൻ്റെ ഉള്ളിലുള്ള അന്വേഷിക്കുന്നു, ആകാശത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ എന്താ പറയുന്ന ആകാശവും ഭൂമിയും എന്താ ഉണ്ടെന്നു. അപ്പം ആകാശത്തെയും ഭൂമിയൊക്കെ എന്താ അന്വേഷിക്കാനിരിക്കുന്നു, ഇനി അത് അന്വേഷിച്ചിട്ട് എന്താ പ്രയോജനം. അതുകൊണ്ട് ദഹര എന്ന് പറഞ്ഞത് ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉത്തരേഭ്യ ഇനി വരുന്ന ഭാഗങ്ങളിലൂടെ പരിശോധിക്കും എന്ന് പറയുമ്പോൾ ഉപനിഷത്തിന്റെ അർത്ഥത്തെ നിർണയിക്കുന്നിടത്ത് ശരിയായ രീതിയിൽ പൂർവ്വ അപരങ്ങളെ കുറിച്ച് ചിന്തിച്ച് ആ താല്പര്യത്തെ ഗ്രഹിക്കണം. കാരണം ബ്രഹ്മത്തെ ബോധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോധിക്കാൻ ഒരു വേറെ ഒരു വഴിയും ഇല്ല. ഒരു ബോധത്തെ ഉണ്ടാക്കുന്ന പ്രമാണം കൂടാതെ ബോധം ഉണ്ടാകത്തില്ല. ആ ബോധത്തെ ഉണ്ടാക്കുന്ന പ്രമാണമാണ് ഈ ഉപദേശം, ഋഷിയുടെ ഉപദേശം. അത് അന്വേഷ്ടവ്യം തദ്ഭാവ തദ്വൈ, അത് തന്നെ വിജിജ്ഞാസിതവ്യം, അതിനെ തന്നെ സാക്ഷാത്കരിക്കുകയും വേണം എന്നും പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ട് മുമ്പ് പറഞ്ഞതനുസരിച്ച് ആകാശ ഭൂമിയൊക്കെ സാക്ഷാത്കരിച്ചിട്ട് എന്താ കാര്യം. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങളെ കുറിച്ച് വിചാരം ചെയ്യണം. ഇത്യാദി വാക്യ സമാമനായ ത്രയോയം ദഹരേ ഹൃദയ പുണ്ഡരീകെ ദഹര ആകാശശ്രു. ഒന്ന്, രണ്ട് കാര്യങ്ങൾ. ദഹരമാണ് ഹൃദയ പുണ്ഡരീകം, താമരമുട്ട് പോലെ ഇരിക്കുന്ന കളി, അത് ചെറുതാണ്. ചെറുതെന്ന് പറയുന്നതുകൊണ്ട് ഈ വലിയ ശരീരത്തെ അപേക്ഷിച്ച് ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സാധനം വളരെ ചെറുതാണ്. അതിൽ ദഹരാകാശ്രുത, അതിനകത്തൊരു ആകാശം. അത് ചെറുതെന്നുകൊണ്ട് പറഞ്ഞു ആകാശം എന്ന് വെച്ചാൽ അവകാശം ഇടം കൊടുക്കുന്നതാണ്. ഈ ബാഹ്യമായി കാണുന്ന സൂര്യചന്ദ്രാദികൾക്കെല്ലാം ഇടം കൊടുക്കുന്ന ഈ ആകാശത്തെ അപേക്ഷിച്ച് ഉള്ളിലിരിക്കുന്ന, അതിനുള്ളിലിരിക്കുന്ന ഇടം വളരെ ചെറുതാണ്. സഖിം ഭൂതാകാശോ അഥവാ വിജ്ഞാനാത്മാ അഥവാ പരമാത്മ ഇതി സംശയ ദൈവയുടെ സംശയം വരാം. ഇവിടെ എന്തിനാ സാക്ഷാത്കരിക്കാൻ പറയുന്നത്? ഭൂതാകാശത്തെയാണെന്ന് വെച്ചാൽ ബാഹ്യമായി കാണുന്ന ആകാശം. അഥവാ വിജ്ഞാനാത്മ എന്ന് പറഞ്ഞാൽ ജീവൻ അഥവാ പരമാത്മ, പരമാത്മാവാണോ, അതാണ് സംശയം. ബുദ്ധസംശയം എന്തുകൊണ്ട്? ആകാശ ബ്രഹ്മപുര ശബ്ദാ, ഇവിടെ ആകാശ ശബ്ദം വന്നു, ബ്രഹ്മപുര ശബ്ദം വന്നു, ഇതെല്ലാം കൊണ്ട്. ഒരു കാര്യത്തെ ബോധിപ്പിക്കുന്നതിന് നേരിട്ടുള്ള ശബ്ദങ്ങളിലൂടെ നേരിട്ട് അർത്ഥം പറഞ്ഞാൽ അത് എളുപ്പമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. കാരണം ശബ്ദങ്ങൾ തന്നെ നാനാർത്ഥങ്ങളെ ബോധിപ്പിക്കുന്നു. നാനാർത്ഥങ്ങളിൽ നിന്ന് നാനാ സന്ദർഭങ്ങളിൽ അർത്ഥങ്ങൾ മാറി മാറി വരുന്നു. ആകാശം, ബ്രഹ്മം, പുരം തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ശ്രുതിയിൽ പല ഭാഗത്തും പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ സംശയമുണ്ടാവും, എന്താണിത്? ശ്രുതിയെ പൂർവാപരമായി വിചാരം ചെയ്ത് അതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് വിഷയമൊന്നുമില്ല. അങ്ങനെ വിചാരക്ഷമതയില്ലാത്തവർക്ക് അതുകൊണ്ടാണല്ലോ ശ്രുതിയിൽ നിന്ന് നാനാ അർത്ഥങ്ങൾ വരുന്നു, നാനാ വ്യാഖ്യാനങ്ങൾ വരുന്നു, നാനാ സിദ്ധാന്തങ്ങൾ വരുന്നു. വിചാരക്ഷമത എല്ലാവർക്കും ഇല്ല. ഭാഷകാരനുള്ള അവിചാരക്ഷമത ബാക്കിയുള്ളവർക്കുണ്ടാകത്തില്ല. അപ്പം അതിനെ ആശ്രയിക്കേണ്ടി വരും. ഭാഷകാരൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിച്ച് നിഗമനത്തിലെത്തിച്ചേർന്നത്? അപ്പം ആ രീതിയിൽ ചിന്തിച്ച് ആ നിഗമനത്തിലെത്തിച്ചേർന്നു. അതേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആകാശശബ്ദോ ഹി അയം ഭൂതാകാശേ പരസ്മിച്ച പ്രവിദ്യമാനോ ദൃശ്യത. ആകാശശബ്ദം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഈ ആകാശം എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ പരസ്മിൻ പരമാത്മാവ്. അതൊക്കെ എന്താ അങ്ങനെ പറയുന്നു? ഒരർത്ഥം പോലെ അല്ല. ആ ശബ്ദമാണ്, അതിനാർക്കും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇന്ന ശബ്ദത്തിന് ഇന്ന അർത്ഥമേ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അതെങ്ങനെയാണോ പ്രചാരത്തിൽ വരുന്നത് അതനുസരിച്ചിട്ടാണ് ഒരാൾ ആ ശബ്ദം ഒരർത്ഥത്തിൽ പ്രയോഗിച്ച് അതിന് പ്രചാരം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ എൻ്റെ അർത്ഥം. വേറൊരാൾ വേറൊരു അർത്ഥത്തിൽ പ്രയോഗിച്ച് അതിന് പ്രചാരം കിട്ടിയാൽ അതതിൻ്റെ അർത്ഥം. അപ്പോൾ ആകാശം എന്നുള്ളതിന് ഈ ഭൂതാകാശം, പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ഭൂതം എന്നുണ്ട്, പരമാത്മാവെന്നുണ്ട്. തത്രയ്ക്കും ഭൂതാകാശേവ ദഹര സത്കിൻ വാ പര ഇതി സംശയ. അവിടെ ഭൂതാകാശം എന്നെടുക്കുമോ അതോ പരമാത്മാവെന്നെടുക്കുമോ? തഥാ ബ്രഹ്മപുരം ഇതി കിം ജീവോ അത്ര ബ്രഹ്മനാമ തസ്ഈദം പുരം ശരീരം ബ്രഹ്മപുരം അഥവാ പരസ്യ ബ്രഹ്മണപുരം ബ്രഹ്മപുരം. ബ്രഹ്മപുരം എന്ന് പറഞ്ഞാൽ എന്തോ, ബ്രഹ്മത്തിന് ജീവനെന്നും അർത്ഥമുണ്ട്. ജീവനെയും ബ്രഹ്മം എന്ന് പറയും. പറയാറില്ല ജീവോ ബ്രഹ്മൈവ, ജീവനും ബ്രഹ്മം എന്ന് പറയും. തസ്ഈദം പുരം ശരീരം, ജീവന്റെ പുരമാണ് ഈ ശരീരം. അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ എന്താണ് ബ്രഹ്മപുരം, പരസ്യ പരമാത്മാവിന്റെ പുരം ബ്രഹ്മപുരം. അങ്ങനെ എടുക്കാം. ആ ജീവനും പരമാത്മാവും ഒന്നല്ലേ, പക്ഷെ അത് തത്വത്തിൽ. പക്ഷെ പുരം എന്നൊക്കെ പറയുമ്പോൾ ആ തത്വം പോയി. പുരം എന്ന് പറയുമ്പോൾ അത് വസിക്കുന്ന സ്ഥാനമായി. വസിക്കുന്നവനെന്ന് പറയുമ്പോൾ ഉപാധികളോടുകൂടി പരിച്ഛിന്നനായി. ഉപാധികളോടുകൂടി പരിച്ഛിന്നനാകുമ്പോൾ അവിടെ ജീവൻ ബ്രഹ്മം എന്നുള്ള വ്യത്യാസം വരും. അവിടെ ഈ സംശയം വരും. ഇങ്ങനെ സംശയങ്ങളിൽ നിന്നാണ് വ്യാഖ്യാനം തുടങ്ങുന്നത്. വ്യാഖ്യാനങ്ങളെന്ന് പറയുന്നത് ശരിയായ ഒരു നിഗമനത്തിൽ കൊണ്ടെത്തിക്കണം. വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് വീണ്ടും സംശയത്തിൽ കൊണ്ട് ചാടിച്ചാൽ പ്രശ്നമാകും. സംശയം ഒഴിയാനാണ് വ്യാഖ്യാനം. അതുകൊണ്ടാണ് ചിന്തിക്കുന്നത് തത്ര ജീവസ്യ പരസ്യവ അന്യതരസ്യ പുരസ്വാമിനോ ദഹര ആകാശത്തെ സംശയ. ദഹരാകാശം എന്ന് പറയുന്നത് ഈ പുരം എന്ന് വെച്ചാൽ ശരീരം, ഇതിൻ്റെ സ്വാമിയായിരിക്കുന്ന ഉടയനായിരിക്കുന്ന ജീവനാണ് ദഹരാകാശം എന്ന് പറഞ്ഞാലും പരമാത്മാവാണ് ദഹരാകാശം എന്ന് പറഞ്ഞാലും സംശയം. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ട് ജീവനെന്ന് പറഞ്ഞു? എന്തുകൊണ്ട് പരമാത്മാവെന്ന് പറഞ്ഞു? ചിലർക്ക് അതിൽ സംശയമുണ്ടാകും. എന്താണ് പരമാത്മാവ് അതങ്ങ് പറഞ്ഞ പോലെ. എന്തിനാ ഇത്രയും വിചാരത്തിന്റെ ആവശ്യം? വിചാരം ചെയ്താലും അവസാനം അവിടെ തന്നെ എത്തും. എന്താണ് ദഹരം? പരമാത്മാവാണ്. പിന്നെ വിചാരത്തിന്റെ ആവശ്യമില്ല. ദഹരം എന്ന് പറയുന്നത് പരമാത്മാവാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഇനി ഇത്രയും വിചാരത്തിന് ഇത് പറയുന്നത് അംഗീകരിക്കുക. ഇനി ഒരാൾക്ക് ആണെങ്കിൽ അത്രമാത്രം ശ്രദ്ധയുണ്ടാവണം. വേദത്തിൽ പൂർണ്ണമായ ശ്രദ്ധയുണ്ട്. ശ്രദ്ധയുടെ പേരിൽ പറയുന്നത് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം വേദത്തിൽ എത്ര ശ്രദ്ധയുള്ള ഒരാളായാലും ശരി, വേദത്തിൽ പല സ്ഥലങ്ങളിൽ ഈ ശബ്ദങ്ങൾ പല രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ഭാഗത്ത് ഇത് കേൾക്കുമ്പോൾ സംശയം വരും. ശ്രദ്ധയുള്ളവരോട് ഇത് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കില്ല. അപ്പൊ അവിടെ വിചാരം കൊണ്ടേ പറ്റും. വിചാരം ചെയ്തേ മതിയാവും. കാരണം എല്ലാ സന്ദർഭങ്ങളിലും ശബ്ദങ്ങൾ ഒരേ അർത്ഥത്തിലല്ല പ്രയോഗിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധയുണ്ടെങ്കിൽ വിചാരത്തിന്റെ ആവശ്യമില്ല എന്നും തീരുമാനിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ശ്രദ്ധയോടുകൂടി വിചാരം തന്നെ വേണ്ടിവരും. പിന്നെ വിചാരം ആവശ്യമില്ലാതെ വരുന്ന ഒരു സ്ഥാനമേ ഉള്ളൂ. മൂഢത, മൂഢതയ്ക്ക് വിചാരത്തിന്റെ ആവശ്യമില്ല. മൂഢതയെ നമ്മൾ ശ്രദ്ധയാണെന്ന് തെറ്റിദ്ധരിക്കും. അല്ല, ശ്രദ്ധ വേറെ, മൂഢത വേറെ. ഒരുവന്റെ ബുദ്ധിക്ക് ഗ്രഹണ ധാരണ ശേഷി ഇല്ലാതെ വരുന്നതാണ് മൂഢത എന്ന് പറയുന്നു. ശ്രദ്ധ അതല്ല. ശ്രദ്ധാവാൻ എന്ന് പറയുമ്പോൾ അവന്റെ ബുദ്ധിക്ക് നല്ല ഉണർവാണ്. അപ്പൊ അവന്റെ ബുദ്ധിക്ക് വിചാരക്ഷമതയുണ്ട്. അവൻ ശ്രദ്ധ കൊണ്ട് ഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ശരിയായ രീതിയിൽ അതിനെ വിചാരം ചെയ്തിട്ട് താല്പര്യത്തെ ഗ്രഹിച്ചു എന്നാണ്. അവന്റെ ശ്രദ്ധ ഉപയോഗിക്കുന്ന വിചാരത്തിന് വേണ്ടിയിട്ടാണ്. മൂഢൻ അങ്ങനെയല്ല. മൂഢനെ സംബന്ധിച്ചിടത്തോളം എന്താണോ കേൾക്കുന്നത് വിചാരം കൂടാതെ തന്നെ അവന്റെ മനസ്സിൽ തോന്നിയത് ഗ്രഹിക്കും, ദോഷം ചെയ്യും. ഒരു തവണ ഒന്ന് തോന്നും, മറ്റു തവണ വേറെന്ന് തോന്നും. ഇതിനെ പരസ്പരം വിചാരം ചെയ്ത് ശരി തിരിച്ചറിയുന്നതിനുള്ള ശേഷിയില്ലാതെ വരും. അപ്പം മൂഢനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പരമാർത്ഥ ബോധം, സത്യബോധം ഉണ്ടാകത്തില്ല. അവനൊരു ബോധം കാണും. അമൂഢമായി എന്തിനാണോ ധരിച്ചിരിക്കുന്നത് അതാണ് അവന്റെ ബോധം. തിരുത്താൻ വലിയ പ്രയാസമാണ്. മൂഢത, ശ്രദ്ധ എന്ന് പറയുന്നത് മനുഷ്യന്റെ സാധാരണ ബുദ്ധിയുമായിട്ട് അതിന് ബന്ധമില്ല. തത്വഗ്രഹണത്തിന് സാമാന്യ ബുദ്ധിയുമായിട്ട് യാതൊരു ബന്ധമില്ല. ഒരാൾ വലിയ ബുദ്ധിമാനാണ്, അതുകൊണ്ട് അയാൾ തത്വത്തെ ഗ്രഹിക്കുമെന്ന് പറയാൻ പറ്റില്ല. തത്വഗ്രഹണത്തിനുള്ളത് വിശേഷമായ ബുദ്ധിയാണ്. മറ്റ് സാധാരണ ബുദ്ധി എന്ന് പറയുന്ന ലൗകികമായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതാണ് ബുദ്ധി. അതല്ല ഗ്രഹണ ധാരണപ്പെടുത്തും എന്ന് പറയുന്നു. അതിനീ പറയാറുണ്ട്. തത്വഗ്രഹണത്തിന് അത് സൂക്ഷ്മമായിരിക്കണം, അതോടൊപ്പം തന്നെ അത് ശുദ്ധമായിരിക്കണം, എല്ലാം വേണം. ലൗകികമായ ബുദ്ധി സാമർത്ഥ്യത്തിന് അത് ശുദ്ധമായിരിക്കണമെന്നൊന്നുമില്ല. ലൗകിക വിഷയത്തെ ഗ്രഹിക്കുന്നതിനുള്ള സൂക്ഷ്മത മതിയാണ്. രണ്ടും രണ്ടാണ്. സാറിന് നമ്മൾ ശ്രദ്ധാലു എന്ന് പറയുന്നത് മൂഢനെയാണ്. ബുദ്ധിമൂഢമായിരിക്കും. അവൻ വിചാരം ചെയ്യാതെ ഗ്രഹിക്കും. അവന് പലപ്പോഴും അവന്റെ ബുദ്ധി എന്ന് പറയുന്നത് വിപരീത ബുദ്ധിയായിരിക്കും. വിപരീതമായി ഗ്രഹിച്ചു വെച്ചിട്ട് അത് ശരിയാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഒരു പ്രയോഗം തന്നെ എന്താണ് മൂഢസംസിദ്ധി എന്ന് പറയും. മൂഢന് സിദ്ധനാണ്, മൂഢനും മുക്തനാണ്. അതൊക്കെ മൂഢന് സംഭവിച്ചു. തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷിയുള്ളവനാണെങ്കിൽ അവിടെ എന്തോരും അവൻ വിചാരത്തോടെ ഗ്രഹിക്കത്തുള്ളൂ, വിചാരത്തെ തുടർന്ന് ഗ്രഹിക്കത്തുള്ളൂ. അപ്പൊ വിചാരം വേണ്ട, തത്വം ഗ്രഹിച്ചാൽ മതി എന്ന് പറയുന്നു. അത് മൂഢനെ സംബന്ധിച്ച സാധ്യം. അതുകൊണ്ട് തന്നെ അവന്റെ വിപരീത ബുദ്ധി എവിടെയെങ്കിലും ഉറച്ചു പോയാൽ അതൊരിക്കലും മാറത്തില്ല. മരണം വരെ ആ വിപരീത ബുദ്ധിയിൽ അവൻ ജീവിക്കും. കാരണം വിചാരം വന്നല്ലേ തിരിച്ചറിയാൻ പറ്റൂ എന്റെ ബുദ്ധി ശരിയായ ബുദ്ധിയാണോ അതേ വിപരീത ബുദ്ധിയാണോ. ഇവിടെ അതല്ല, ഇവിടെ വിചാരത്തിന്റെ വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വിചാരത്തിൽ നിഷ്കർഷിക്കുന്നു, വിചാരത്തിലൂടെ പരമാർത്ഥത്തിലെത്തിച്ചേരുക. അതുകൊണ്ടാണ് മൂഢൻ ഉപാസനയെ പറഞ്ഞിരിക്കുന്നത്. ഉപാസനയ്ക്ക് വിചാരത്തിന്റെ ആവശ്യമുണ്ട്. എന്തു പറയുന്നു അത് അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ശ്രുതി അല്ലെങ്കിൽ ഗുരു പറയുന്നു, അതിനെക്കുറിച്ച് പൂർവാപരമായി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് മൂഢന്മാർക്ക് എന്താ ചെയ്യുന്നത്? ശ്രുതിയും ഗുരുക്കന്മാരുമെല്ലാം നിർദ്ദേശിക്കുന്നത് ഉപാസനയുടെ വഴിയാണ്, നിങ്ങളത് ചെയ്യുക. അതിനപ്പുറം അവർക്കൊണ്ട് സാധ്യമുണ്ട്. പിന്നെ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അങ്ങനെ മൂഢനെ സംബന്ധിച്ചിടത്തോളം അവന് എളുപ്പം ആ മൂഢ കൃതാർത്ഥതയും കൈവരും. മുക്തിയല്ല, മൂഢമായ കൃതാർത്ഥത അതും കൈവരും. ഒരു മനുഷ്യന് വേണ്ടത് എന്താണ്? ആത്യന്തികമായ സന്തോഷം, സംതൃപ്തി. അത് മൂഢതയിലും കിട്ടും. അതിന് തത്വജ്ഞാനം വേണമെന്നില്ല. അപ്പോൾ അത് വിചാരത്തെ ആശ്രയിക്കുന്നില്ല. ശ്രുതിയും എല്ലായിടത്തും അങ്ങനെ തന്നെ, വാചം ധ്യേനം ഉപാസിക്ക, വാക്കിനെ ധ്യേനുമായി ഉപാസിക്കുക. അതെങ്ങനെ വാക്കെങ്ങനെ ധ്യേനുവാകും? വാക്ക് വേറെ ധ്യേനു വേറെ. എനിക്ക് ഇത് രണ്ടും അറിയാം, ഇത് രണ്ടും ഒന്നാകത്തില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കാൻ കഴിവില്ലാത്തവനാണെന്ന് പറയുന്നത്. നീ വാക്കിനെ ധ്യേനുമായി ഉപാസിക്കുക, അവനത് ഉപാസിക്കുന്നു, അതിന്റെ ഫലവും അവനുണ്ടാകുന്നു. മൂഢതയ്ക്ക് ഫലമുണ്ട്. വിചാരം അതല്ല, അത് പ്രത്യേകം മനസ്സിലാക്കും. അത് മൂഢ കൃതാർത്ഥതയ്ക്ക് വേണ്ടിയുള്ളതാണ്. അവിടെ വിചാരം ചെയ്യുമ്പോൾ അവന്റെ മനസ്സ് ഒന്ന് ഇളകും, അവൻ മൂഢതയിൽ ഉറച്ചിരിക്കാൻ പറ്റും. വിചാരം ചെയ്തിട്ട് അവന്റെ മനസ്സ് പോവും, സത്യ അസത്യങ്ങളിലേക്ക് പോവും. ഏതാണ് സത്യം, ഏതാണ് അസത്യം, അതിൽ സത്യത്തെ കണ്ടെത്തുന്നതുവരെ അവന്റെ വിചാരം പോവും. അവിടെ അതിനു മുമ്പ് വിശ്രമമില്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ സർവത്ര വിചാരത്തിന്റെ വഴി സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ തത്വഗ്രഹണത്തിന് പൂർണ്ണമായും വിചാരം, ഉപാസനയ്ക്ക് ചില സന്ദർഭങ്ങളിൽ വിചാരത്തെ ആശ്രയിക്കും ഒരു പരിധിവരെ. എന്താണ് ഉപാസിക്കേണ്ടതെന്ന് അവൻ അറിയണ്ടേ അതിനുവേണ്ടി? കാരണം ചില ഭാഗങ്ങളിൽ ഉപാസന സ്പഷ്ടമായിരിക്കില്ല. അവിടെ ഉപാസന എന്തെന്നറിയുന്നതിന് വേണ്ടി ഒരു വിചാരം. അല്ല, ഉപാസന സ്പഷ്ടമാണെങ്കിൽ പിന്നെ അവിടെ വിചാരത്തിന്റെ ആവശ്യമില്ല. തത്ര ആകാശശബ്ദസ്യ ഭൂതാകാശ രൂഢത്വ അദ്ഭുതാകാശ ശബ്ദ പ്രാപ്തം. അപ്പോൾ ഇവിടെ പൂർവപക്ഷം സിദ്ധാന്ത രൂപത്തിൽ ഈ തത്വത്തെ പ്രതിപാദിക്കുമ്പോൾ ഇവിടെ കൂടുതലും ചർച്ച ചെയ്യുന്ന പൂർവപക്ഷത്തെ കുറിച്ചാണ്. നമുക്ക് കേൾക്കുമ്പോൾ തോന്നും അതാണ് പൂർവപക്ഷി പറയുന്നതാണ് ശരി എന്ന് തോന്നുകയും ചെയ്യും. കാരണം അത് പ്രതീതമാകുന്ന അർത്ഥമാണ്, ആ പൂർവപക്ഷിയെ സംബന്ധിച്ച് തോന്നുന്ന അർത്ഥം. ആ തോന്നുന്ന അർത്ഥമാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും തോന്നുന്നു, വിചാരം കൂടാതെ തോന്നുന്നു. നമുക്ക് തോന്നുന്നതോ അത് നമുക്ക് ശരി എന്ന് നമ്മൾ ധരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പൂർവപക്ഷമാണ് കൂടുതൽ യുക്തമെന്ന് തോന്നുന്നു, പൂർവപക്ഷമാണ് ശരിയെന്ന് തോന്നുന്നത്. അപ്പോൾ അധികാരികൾ കൂടുതലും പൂർവപക്ഷത്തിന്റെ നിലയിലാണ്. അതുകൊണ്ടാണ് പൂർവപക്ഷം വിശദമായി ചർച്ച ചെയ്യുന്നത്. ഇവിടെ ദഹരം എന്ന് പറയുന്നത് ഭൂതാകാശമാണ് പൂർവപക്ഷി പറയുന്നത്. തസ്സിജ ദഹര ആയതിന് അപേക്ഷയാ ദഹരത്വം. ആ ആകാശം എന്ന് പറയുന്നത് ദഹരായത്തനം, അതിന്റെ ആശ്രയം എന്താണ്? ഹൃദയം. അതിനെ അപേക്ഷിച്ചത് ചെറുതാണ് ഹൃദയത്തിലെ ആകാശം. ഹൃദയത്തിന് ഹൃദയത്തിലൊരാകാശമുണ്ട്, ഇടം. അത് ആ ഹൃദയത്തിന് അപേക്ഷിച്ച് ചെറുതാണല്ലോ, അതാണ് ദഹരായതിനപേക്ഷ ദഹരത്വം. അതാണ് ഭൂതാകാശം എന്ന് പറയുന്നത്, പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ആകാശം. പൂർവക്ഷി ചിന്തിക്കുകയാണ് അങ്ങനെ. യാവാൻ ബായം ആകാശത്താവാൻ വാ യേശു അന്തർഹൃദയ ആകാശ ഇജ ബാഹ്യാഭ്യന്തര ഭാവകൃത ഭേദസ്യ ഉപമാന ഉപമേയ ഭാവ. തുടർന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഈ കാണുന്ന ആകാശം എത്രയുണ്ടോ പുറമെ അത്രയുണ്ട് ഉള്ളിലുള്ള ആകാശം എന്ന് പറയുന്നു. അതിനോട് ഉപമിച്ച് പറയുന്നു, ഉപമാന ഉപമേയ ഭാവത്തിൽ പറയുന്നു. ബാഹ്യാഭ്യന്തര ഭാവകൃത ഭേദസ്യ ഉപമാന ഉപമേയ. വാസ്തവത്തിൽ ഒരു ആകാശമേ ഉള്ളൂ, പക്ഷെ ആകാശത്തിന് ഭേദം ഒന്ന്, ഒന്ന് പുറമെ ഒന്നുള്ളിൽ. എന്നിട്ട് അതിനോട് ഉപമിച്ച് പറയുന്നു, പുറത്തെ ആകാശത്തെ പോലെ അണുള്ളിലെ ആകാശം എന്ന് പറഞ്ഞാൽ എന്താ ഉപമിക്കുന്നതെന്നൊക്കെ സിദ്ധാന്തി പറയും. ഇവിടെ പൂർവപക്ഷമാണ്, പുറമെയുള്ള ആകാശത്തിന്റെ അത്രയും വലിപ്പമാണ് ഉള്ളിലെ ആകാശത്തിന്, അതല്ല ഉദ്ദേശിക്കുന്നു. അസൂക്ഷ്മതയെ ഉദ്ദേശിച്ച് പറയുകയാണ്. പിന്നെ ദ്യാവ പൃഥിവ്യാദിജ തസ്മിൻ അന്തസ്സമാഹിതം. തുടർന്ന് പറയുന്നത് എന്താണോ, ദ്വിലോകം പൃഥ്വി ലോകം എല്ലാം അതിൽ ആശ്രയിച്ചിരിക്കുകയാണ്. എവിടെ? ഉള്ളിലുള്ള ആകാശത്തെ. അവകാശാത്മന ആകാശ സ്വീകത്വം. ആകാശം ഒന്നാണ്, പുറമേ ഉള്ളിലൊക്കെ ഒരു ആകാശമാണ്, രണ്ടും ഒന്നുപോലെയെന്നും പറഞ്ഞു. അപ്പൊ എങ്ങനെയാണോ ഈ ബാഹ്യമായ ആകാശത്തെ ആശ്രയിച്ച് അവകാശത്തെ ഇടത്തെ ആശ്രയിച്ചെല്ലാം നിലനിൽക്കുന്നത്? ആകാശം തന്നെയാണ് ഉള്ളിലിരിക്കുന്നത്, അതിനെ ആശ്രയിച്ചെല്ലാം നിലനിൽക്കുന്നു. പൂർവക്ഷി പറയും, അതുകൊണ്ട് ആകാശം എന്ന് പറയുന്നത് ഭൂതാകാശമാണ്. പൂർവക്ഷി അത് യുക്തിയുക്തമായി വിശദീകരിക്കുകയാണ്. അഥവാ ജീവോദഹരീതി പ്രവർത്തനം ജീവനെടുക്കുക. എന്തുകൊണ്ട്? ബ്രഹ്മപുര ശബ്ദാത്മ ബ്രഹ്മപുരം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. എങ്ങനെ? ജീവസഹിത പുരം സശരീരം ബ്രഹ്മപുരം എത്തിച്ചത്, ജീവന്റെ പുരമാണ്, ജീവൻ ഇരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇതിനെ ബ്രഹ്മപുരം എന്ന് പറയാം. തസ്യ സ്വകർമ്മണ ഉപാർജിതത്വ ജീവൻ അതിന്റെ കർമ്മത്തിലൂടെ ആർജിക്കുന്നതാണ് ഈ ശരീരം. അതാണല്ലോ സംസാരം എന്ന് പറയുന്നു. പൂർവപൂർവ ജന്മങ്ങളിൽ അനുഷ്ഠിച്ച കർമ്മത്തിലൂടെ ഈ ജന്മത്തിൽ ആർജിച്ചതാണ് ഈ ശരീരം. അതുകൊണ്ട് ഇതിനെ ബ്രഹ്മപുരം എന്ന് പറയുന്നു. ഭക്തിയാജ തസ്യ ബ്രഹ്മശബ്ദ വാചി. ഭക്തി എന്ന് വെച്ചാൽ ഗൗണം. ഗൗണമായി ഇതിനെ ബ്രഹ്മമെന്ന് പറയുന്നത് ജീവൻ. എന്തുകൊണ്ട്? ബ്രഹ്മം ചൈതന്യ സ്വരൂപമാണ്, ജീവനും ചൈതന്യ സ്വരൂപമാണ്. അങ്ങനെ ചില സാമ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജീവനെ ബ്രഹ്മമെന്ന് പറയും. ബ്രഹ്മപുരം എന്ന് പറഞ്ഞാൽ ജീവന്റെ പുരമാണ്. പരസ്യ ബ്രഹ്മണ ശരീരേണ സ്വസ്വാമി ഭാവക സംബന്ധവും അസ്തി. ഒരിക്കലും പരബ്രഹ്മത്തെ എടുക്കാൻ പറ്റില്ല. ബ്രഹ്മത്തിന്റെ പുരമാണ് ശരീരം എന്ന് പറയില്ല. എന്തുകൊണ്ട്? ബ്രഹ്മത്തിന് ഈ ശരീരത്തെ അഭിമാനമില്ല. ബ്രഹ്മ ഈ പുരസ്വാമിയുമല്ല. പൂർവക്ഷി പറയുന്നു, ഇപ്പൊ ശരീരാഭിമാനമുള്ള ജീവന്റെ പുരമാണിത്. നഹി പരസ്യ ബ്രഹ്മണ ശരീരേണ സ്വസ്വാമി ഭാവ സംഭവം. ഇതെല്ലാം പൂർവക്ഷി ചിന്തിക്കുകയാണ്. എന്തുകൊണ്ട് ഈ ദഹരാകാശം എന്ന് പറയുന്നത് ശരീരമായി കൂടെ, എന്തുകൊണ്ട് ജീവനായി കൂടെ? അതിനുള്ള യുക്തികളും ഇവിടെയുണ്ട്. തത്ര പുരസ്വാമിന പുരേകദേശീയ അവസ്ഥാനം ദുഷ്ടം യഥാരാജ്ഞ. എങ്ങനെയാണോ വലിയ പട്ടണത്തിന്റെ ഉടമസ്ഥനാണ് രാജാവ്, പക്ഷെ രാജാവ് പട്ടണത്തിൽ നിറഞ്ഞല്ലേ ഇരിക്കുന്നത്, ആ പട്ടണത്തിന്റെ ഒരു സൈഡിൽ ഒരു കൊട്ടാരം വെച്ച് അതിനകത്തിരിക്കുകയാണ്. അതുപോലെ ഈ ബ്രഹ്മ പുരത്തിൽ ജീവനിരിക്കുന്നു, പുരസ്വാമി ഈ പുരത്തിന്റെ ഒരു ഭാഗത്തിരിക്കുന്നു. ഇപ്പൊ ജീവൻ ഈ ഹൃദയ ആകാശത്തിലിരിക്കുന്നു എന്നുള്ളതിന് യുക്തി പറയുക. മനോപാധികസ്യ ജീവ, ജീവന്റെ ഉപാധി എന്താണ്? മനസ്സ്. മനസ്സപ്രായണ ഹൃദയ പ്രതിഷ്ഠിതം, മനസ്സെന്ന് പറയുന്നത് ഹൃദയത്തിലായിരിക്കുന്നു. പൊതുവെ അങ്ങനെ ഒരു ധാരണയാണ്, മനസ്സിന്റെ സ്ഥാനം എവിടെയാണ്? ഹൃദയത്തിൽ. അങ്ങനെ പറയുന്നു മനസ്സിന്റെ സ്ഥാനം മസ്തിഷ്കമെന്നും പറയുന്നുണ്ട്. പക്ഷെ ഉപനിഷത്തിൽ പറയുന്നത് കൂടുതലും ഹൃദയം എന്നാണ്. എന്തുകൊണ്ട് പറയുന്നത്? അതിന്റെ വാസ്തവ സ്ഥാനം എന്നുള്ള രീതിയിലല്ല, കാരണം മനസ്സ് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഉപാസനയ്ക്ക് വേണ്ടി പറയുകയാണ്. മനസ്സിനെ ഹൃദയത്തിൽ സങ്കല്പിച്ച് ആ മനസ്സിൽ രൂപങ്ങളെയും മറ്റും ഭാവന ചെയ്യുന്നു, അവളുടെ ധ്യാനം. അതിന് പറ്റിയ സ്ഥലം ഹൃദയമാണ്. മസ്തിഷ്കത്തെ ആരും ഭാവന ചെയ്യാറില്ല, കാരണം അത്ര സുഖമുള്ള സാധനമുണ്ട്. എന്റെ പേര് തന്നെ എന്താണ്? തലച്ചോറ്. അവിടെ ആരും ഭാവന ചെയ്യാറില്ല അതിനെ. പിന്നെ ഹടയോഗത്തിനും മറ്റും അവിടെ വേറെ ഭാവനകൾ ചെയ്യാറുണ്ട്. സഹസ്രാര പത്മവും മറ്റും ഭാവന ചെയ്യുന്നു, അതുവരെ ഹടയോഗികളും തന്ത്രത്തിലും മറ്റുമൊക്കെ ഭാവന ചെയ്യുന്നുണ്ട്. ഇവിടെ ഹൃദയം അങ്ങനെയല്ല, അതിൻ്റെ ആകൃതി തന്നെ ഒരു താമരമൊട്ടിന്റെ രീതിയിലാണ്. പിന്നെ ഹൃദയത്തിനെയാണ് വികാര വിചാരങ്ങളുടെ സ്ഥാനമായി കാണുന്നത്. അപ്പൊ അത് ഉപാസനയ്ക്ക് പറ്റിയ ഒരു സ്ഥലം. പിന്നെ അത് ശരീരമധ്യത്തിലാണ്. ഹൃദയം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് സത്തായ ഭാവനയേ ഉള്ളൂ. തലയെക്കുറിച്ച് അങ്ങനെയല്ല. തലയ്ക്കകത്താണ് നല്ലത് ചീത്തയെല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് തലയെക്കുറിച്ച് ചീത്തയായ ഭാവനയുണ്ട്. ഹൃദയത്തെക്കുറിച്ച് അങ്ങനെയല്ല, എപ്പോഴും നല്ല ഭാവനയുണ്ട്. അതുകൊണ്ട് ഹൃദയത്തെ ഉപാസനയുടെ സ്ഥാനം എന്നുള്ളതിനൊക്കെയാണ് മനസ്സിന്റെ സ്ഥാനമായി കാണിക്കുന്നത്. അല്ലാതെ അത് വസ്തുസ്ഥിതിയല്ല, മനസ്സെവിടെ ഇരിക്കുന്നു എന്നുള്ള ഇത് വെച്ചിട്ടുണ്ട്. പറയാൻ കാരണം, ഇന്ന് ആൾക്കാർ പറയും ഹൃദയം എങ്ങനെ മനസ്സിന്റെ സ്ഥാനം, അത് കേവലം ഒരു പമ്പ് മാത്രമാണ് എന്ന് പറയും. ജീവസ്യ വൈദം ഹൃദയ അന്തരവസ്ഥാനം സ്യാത്. അതുകൊണ്ട് ഹൃദയത്തിലിരിക്കുക എന്ന് പറയുന്നത് ജീവനെ യോജിക്കൂ, ബ്രഹ്മത്തിനല്ല എന്നാണ്. ദഹരത്വമി തസ്യവ ആരാഗ്ര ഉപമിതത്വാത് അവകൽപ്പതി. പിന്നെ ആരാഗ്ര, അതായത് പുൽനാമിന്റെ അറ്റം പോലെ സൂക്ഷ്മമാണ്, അല്ലെങ്കിൽ അസ്ത്രത്തിന്റെ അഗ്രം പോലെ സൂക്ഷ്മമാണെന്നൊക്കെ പറയുന്നതും അതുപോലെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്, ധ്യാനിക്കാൻ വേണ്ടി. തത്വം സൂക്ഷ്മമാണ്. സൂക്ഷ്മമായ തത്വത്തെ ധ്യാനിക്കുന്നുവെങ്കിൽ മനസ്സിനും അത്രയും സൂക്ഷ്മത വേണം. സൂക്ഷ്മമായി വ്യാപകമായി ഒക്കെ ഉപാസിക്കാൻ പറയും. ആകാശം പോലെ വ്യാപകമായി അതിനെ ധ്യാനിക്കുക, ആരാഗ്രഭാഗം പോലെ സൂക്ഷ്മമായി അതിനെ ധ്യാനിക്കുക. ധ്യാനത്തിന് കാരണമാണ് മനസ്സ്. മനസ്സിന് ഈ രണ്ട് സ്വഭാവമുണ്ട്, അതിന് വ്യാപകമാകാനും കഴിയും, സൂക്ഷ്മമാകാനും കഴിയും. പിന്നെ അതുപോലെ പല ഗുണങ്ങളും ഉപാസിക്കാൻ പറയും. അത് സ്ഫടികം പോലെ സ്വച്ഛമായിരിക്കുന്നതിന് ഉപാസിക്കുക. സ്വച്ഛത, അശുദ്ധി, ഇതെല്ലാം മനസ്സിന്റെ വിശേഷതകളാണ്. അപ്രധേയമായ വസ്തുവിൽ ആരോപിക്കുന്ന അത്തരം ഗുണങ്ങളെല്ലാം മനസ്സിന് സ്വയമുള്ളതാണ്. മനസ്സ് സൂക്ഷ്മമാണ്, സ്വച്ഛമാണ്, വ്യാപകമാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള ഉപാസനകളെല്ലാം നിർദ്ദേശിക്കും. അപ്പോ അവിടെ ഹൃദയത്തിലാണ് ഇരിക്കുന്ന ജീവൻ അതിസൂക്ഷ്മമായിരിക്കുന്നു. അതുകൊണ്ട് അതിന് ഹൃദയത്തിൽ ഉപാസിക്കുക, ദേവതകളെ ഉപാസിക്കുക, ഇത്തരം കൽപ്പനകളെല്ലാം ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നത് ജീവൻ യോജിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആകാശഭൂമത് ഉപമിതത്വാദിച്ച ബ്രഹ്മ അഭേദപൂക്ഷയാഭൂഷി. ഇനി ആകാശം പോലെ ആണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ജീവനാകും? ജീവൻ പരിച്ഛന്നല്ലേ? പറയുന്നു ബ്രഹ്മവുമായി അഭേദമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മം തന്നെയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവൻ ആകാശം പോലെ വ്യാപകമാണ്. ആകാശഭൂമി തത്വാദിച്ച ബ്രഹ്മ അഭേദപൂക്ഷയാഭൂഷതി എന്നുവെച്ചാൽ അത്ര ദഹരസ്യ ആകാരസ്യ അന്വേഷ്യത്വം ജിജ്ഞാസവ്യത്വം ചൂയത്തെ. അത് മാത്രമല്ല, ഇവിടെ അദ്ദേഹം ആകാശത്തിനെ അല്ല അറിയാൻ സാക്ഷാത്തിരിക്കാൻ പറയുന്നു. പിന്നെ തസ്മിൻ യത് അന്തഃ, അതിന്റെ ഉള്ളിലിരിക്കുന്ന ഒന്നിനെയാണ് പരവിശേഷണത്തിന് പറഞ്ഞത്. ആകാശത്തിന് മറ്റൊന്നിന്റെ വിശേഷണമായി പറയുന്നു. ആദ്യത്തെ മന്ത്രത്തിൽ വായിച്ചവ പറഞ്ഞു ആകാശത്തിന്റെ ഉള്ളിൽ എന്തുണ്ട് അതിനെ ധ്യാനിക്കാനാണ് പറഞ്ഞു. അപ്പൊ ശ്രുതിയിൽ നിന്ന് അതിന്റെ താല്പര്യത്തെ കണ്ടെത്തുക ചില ഭാഗങ്ങളിൽ വളരെ പ്രയാസമാണ്. ശരിയായ വിചാരം കൂടാതെ പെട്ടെന്ന് നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ പാടില്ല. ശ്രുതി പരമപ്രമാണമാണ്. ഭാഷകാരൻ പറയുന്നത് എന്താണ്? ശ്രുതി മാതാവാണ്. മാതാവിനെ പോലെ ശ്രോതാവിന്റെ ക്ഷേമത്തെ കാംക്ഷിക്കുന്നവളാണ് ശ്രുതി. ശ്രോതാവിന്റെ ശ്രേയസ്സിന് വേണ്ടി മാത്രമാണ് ശ്രുതി. പക്ഷെ അങ്ങനെയുള്ള ശ്രുതിയെ സമീപിക്കുമ്പോൾ പോലും വിചാരം അവിടെ ആവശ്യമാണ്. പരമപ്രമാണമായിരിക്കും ഈശ്വരപ്രോക്തമായ ശ്രുതിയെ പോലും വിചാരം. മനുഷ്യന് ഉപയോഗം വേണമെങ്കിൽ അത് വേണം. ചെറു ചോദിക്കും എന്താണ് ശ്രുതി എന്ന് പറഞ്ഞാൽ? ഈശ്വരപ്രോക്തമാണ്, ഈശ്വരൻ നിന്ന് വന്നതാണ്. മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്ന എന്താണ്? അവന്റെ അല്പമായ ബുദ്ധി. അവന്റെ അല്പമായ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈശ്വരപ്രോക്തമായ ഇത്രയും ബൃഹത്തായ ശ്രുതി എങ്ങനെ വിചാരം ചെയ്യും? ഈശ്വരൻ ഉപദേശിച്ചതിന് മനുഷ്യൻ വിചാരം ചെയ്യുക, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അങ്ങനെ ചില പറയും. എന്താ അവർ പറയുന്നതിന്റെ താല്പര്യം? ഈശ്വരൻ ഉപദേശിച്ച എന്തോ അതിന്റെ താല്പര്യം ഈശ്വരനെ മനസ്സിലാകും. മനുഷ്യന്റെ ചെറിയ ബുദ്ധി ഉണ്ടെങ്കിലേ അത് മനസ്സിലാകുന്നു. അതുകൊണ്ട് വിചാരം എന്ന് പറയുന്നതിനൊന്നും കാര്യമില്ല, വിചാരത്തിന്റെ ആവശ്യമില്ല. പിന്നെ എങ്ങനെയാ ഇവിടെ എന്താ ഒരു വഴി? അവർ പറയുന്നത് ശ്രുതി വിചാരമൊന്നും ചെയ്യണ്ട, തത്വം എന്താണെന്ന് ഈശ്വരൻ അങ്ങ് വെളിപ്പെടുത്തും. എങ്ങനെ? ശ്രുതിയിലൂടെ. എന്താ ശ്രുതി ഈശ്വരന് ഉപദേശിച്ചാണ്? അതുകൊണ്ട് ഈശ്വരൻ വെളിപ്പെടുത്തുമ്പോൾ തത്വം വെളിപ്പെട്ടാണ്, അല്ലാ വിചാരം കൊണ്ടൊന്നും പ്രയോജനമില്ല. ആ കാരണം അല്പമായ ബുദ്ധിക്ക് തത്വത്തെ വെളിപ്പെടുത്താനുള്ള ശേഷി, അത് ഈശ്വരൻ വിചാരിച്ചാലേ സാധിക്കുന്നു. അതിന് സമാനം പറയും. എന്താണോ ഈശ്വരൻ സൃഷ്ടിച്ചപ്പോ അഗ്നിയെ സൃഷ്ടിച്ചു, ജലത്തെ സൃഷ്ടിച്ചു, അന്നത്തെ സൃഷ്ടിച്ചു, എല്ലാം സൃഷ്ടിച്ചു. പിന്നെ ഇതെല്ലാം പാകം ചെയ്യാനുള്ള മനുഷ്യനെ സൃഷ്ടിച്ചു, ഇത് ഭക്ഷിക്കാനുള്ള വായും വയറും എല്ലാം സൃഷ്ടിച്ചു. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ഈശ്വരൻ തന്നെ ചെയ്യണം എന്നെന്താ വാശി പിടിക്കാത്ത? എന്താണ് അഗ്നി ജ്വലിപ്പിക്കുക, പാകം ചെയ്യിക്കുക, എന്നിട്ട് അതിനെ ഭക്ഷിക്കുക, ഇക്കാര്യത്തിൽ എന്താ വാശി പിടിക്കാത്ത? ബുദ്ധിയുടെ കാര്യം വരുമ്പോൾ മാത്രം എന്താ ഇത്ര വാശി? അത് ഈശ്വരൻ തോന്നിപ്പിക്കണം. എന്നാൽ അന്നത്തിൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല, ഞാൻ പാകം ചെയ്യും, ഞാൻ കഴിക്കും, അന്യന് കൊടുക്കാതെയും കഴിക്കും, നല്ല സാധനം ഞാൻ കഴിക്കും, നീ കെട്ടത് കഴിച്ചാൽ മതി. ഇത്തരം വാശികൾ എന്താ വരുന്നത്? അതിനോടൊരു പ്രീതിയും അമിതിയൊക്കെ വരുന്നു. ബുദ്ധിയുടെ കാര്യം വരുമ്പോൾ മാത്രം പറയാം അത് ഈശ്വരൻ തോന്നിപ്പിക്കും. എന്താ അന്നം നിന്റെ വാക്യാകത്ത് ഈശ്വരൻ തള്ളിക്കയറ്റാത്തത് എന്നും പറഞ്ഞ് എന്താ വെറുതെ ഇരിക്കാത്തത്? ഇതെല്ലാം സൃഷ്ടിച്ച ഈശ്വരനല്ലേ? ബുദ്ധിയെ സൃഷ്ടിച്ചതും ഈശ്വരനാണ്, വേദത്തെ സൃഷ്ടിച്ചതും ഈശ്വരനാണ്, നിന്റെ ഉള്ളിൽ ബോധത്തെ സൃഷ്ടിച്ചത് ഈശ്വരൻ. അവിടെ വരുമ്പോഴത്തേക്ക് അത് ഈശ്വരൻ ചെയ്ത് കൊള്ളും, എനിക്കൊന്നും ചെയ്യാനില്ല. അന്നത്തിന്റെ കാര്യം വരുമ്പം കൊണ്ടുപോവാ, ആദ്യം എനിക്കിതാ, പിന്നെ നീ തന്നാ മതി. ഇതെന്താ ഈ വ്യത്യാസം വരുന്നു? ആ വ്യത്യാസം ഇതാണ്, ബുദ്ധിശൂന്യനോടത് നടക്കുന്നു. ബുദ്ധിയില്ലാത്തവൻ്റെ അടുത്ത് അത് നടക്കുന്നു. ഇപ്പൊ രണ്ടിടത്തും ഒരുപോലെ തന്നെയാണ്. ഈശ്വരൻ വേദത്തെ വെളിപ്പെടുത്തി ജീവന് ബുദ്ധിയും കൊടുത്തെങ്കിൽ ആ ബുദ്ധി ആ വേദത്തിന്റെ താല്പര്യത്തെ വിചാരം ചെയ്ത് നിർണയിക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണോ പാകം ചെയ്യുന്നതിന് അഗ്നിയും എല്ലാം ഉണ്ടാക്കിയിട്ട് ജീവന് കൈയും കൊടുത്തു, അപ്പൊ അവന്റെ ജോലിയാണത് പാകം ചെയ്ത് ഭക്ഷിക്കുക. അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ ഈശ്വരനൊരിക്കലും വിടാറില്ല. ഈശ്വരൻ വിട്ട് കഴിഞ്ഞാൽ അവൻ പട്ടിണി കിടന്ന് ചത്തുപോകുന്നറിയോ? കഴിവുള്ളവൻ ഉണ്ടാക്കി കഴിക്കും. മറിച്ച് വിചാരം ചെയ്യേണ്ടടുത്ത് വരും പറയല്ല, അത് ഈശ്വരൻ തോന്നിപ്പിക്കും, അപ്പൊ തോന്നിക്കോളും. അതൊക്കെ വകതിരിവില്ലായ്മയാണ്. ഇതൊക്കെ പുസ്തകങ്ങളിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരുത്തർ വിചാരം ചെയ്യാതെ മൂഢന്മാരെ പറ്റിക്കാൻ വേണ്ടി പറയും. അപ്പൊ ജീവന്റെ ഭാഗത്ത് ചെയ്യേണ്ട പ്രവൃത്തികൾ അത് ചെയ്തേ പറ്റൂ. അത് ചെയ്യുന്നതിനുള്ള എല്ലാം എന്താണ്? സൃഷ്ടിയിലുണ്ട്. അതെടുത്ത് പ്രയോഗിക്കേണ്ടത് ജീവന്റെ ജോലിയാണ്. അപ്പോൾ വിചാരത്തിന്റെ സ്ഥാനത്താവും. വിചാരം ചെയ്തേ മതിയാവും. ആ വിചാരം ചെയ്യുന്നതിന് പിന്നെ എല്ലാത്തിനും, പാകമായാലും ശരി, വിചാരമായാലും ശരി, എന്താണ് ഇതെല്ലാം സൃഷ്ടിച്ച് ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന ഈശ്വരന്റെ അനുഗ്രഹം എല്ലാത്തിനും ആവശ്യമാണ്. അത് എല്ലാത്തിനും ഒരുപോലെ സ്വീകരിക്കണം. അത് അറിവിന്, അറിവ് അനുഗ്രഹം കൊണ്ട് മാത്രം സാധിക്കും. അന്നം അനുഗ്രഹം കൊണ്ട് മാത്രം സാധിക്കില്ല എന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയാണ്. എല്ലാത്തിനും അനുഗ്രഹം വേണം, പക്ഷേ പ്രവർത്തിക്കേണ്ട സ്ഥാനത്തെ ജീവന്റെ പ്രവൃത്തിയും വേണം. ഇതെപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് സൗകര്യം എളുപ്പമുള്ള കാര്യങ്ങൾ ഈശ്വരന്റെ പേരിലേക്കങ്ങ് മാറ്റിവെക്കുക. നമുക്ക് സൗകര്യം എളുപ്പമുള്ള, നമുക്ക് ചെയ്യാൻ പറ്റിയ നമ്മൾ ചെയ്യും. പ്രയാസമുള്ള കാര്യങ്ങൾ ഈശ്വരൻ ചെയ്തു തരും. നമ്മുടെ ദുരാഗ്രഹങ്ങൾ, നമ്മുടെ കാമക്രോധങ്ങൾ അതെല്ലാം പരിഹരിക്കുന്ന വഴി താൻ തന്നെ ചെയ്യും. അതിന് ഈശ്വരന്റെ ആവശ്യമൊന്നുമില്ല. അതെല്ലാം തനിക്ക് തന്നെ ചെയ്യണം. പിന്നെ ശരിയായ പരിശ്രമം ആവശ്യമുണ്ട്. നിശ്രേയസത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരൻ ചെയ്തു തരണം എന്ന് പറയും. അതല്ല ഇവിടെ പറയുന്നു. അവിടെ പറയുന്നു തസ്മിനെ തന്തഹ ഇത് പരവിശേഷണത്തിനു പാതാണ്. ഇവിടെ ദഹരം അതല്ല ബ്രഹ്മം. അവിടെ പറയുന്നു അതിന്റെ ഉള്ളിലൊന്നുണ്ട്, അതിനെ വിശേഷിപ്പിക്കാനാണ് പറഞ്ഞ് ആദ്യ ദഹരത്തെ പറഞ്ഞു. അല്പമായ ആകാശത്തിന്റെ ഉള്ളിലിരിക്കുന്ന എന്തോ ഒന്നുണ്ട്. അതെന്താകാം? ജീവനാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം. അപ്പൊ ഇങ്ങനെ വിചാരത്തിന്റെ പ്രയോജനത്തെ കുറിച്ച് പറയാനാണ്. ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇത്തരത്തിൽ വിചാരം ചെയ്ത് അവസാനം നിർണയത്തിലെത്തിച്ചേരുകയാണ്. ഈ പറഞ്ഞ പല വിചാരങ്ങളും നമുക്ക് ശരിയെന്ന് തോന്നും, പക്ഷെ ഇതിൽ ഒരു ശരിയേ ഉള്ളൂ, പല ശരികളില്ല. അത ഉത്തരം ബ്രഹ്മഹ, സമാധാനം പറയുന്നത് എന്താണ്? പരമേശ്വരേവ അത്ര ദഹരാകാശോ ഭവിതുമർഹതി ന ഭൂതാകാശോ ന ജീവോവ. അയാൾ എത്രയൊക്കെ വിചാരം ചെയ്താലും ശരി, സത്യമാണോ നിങ്ങൾക്ക് അറിയേണ്ടത്? എന്നാൽ അതിതാണ്, എന്താണ് ഇവിടെ ദഹരം? പരമേശ്വരനാണ്, അതിന്റെ ഉള്ളിലിരിക്കുന്ന ഒന്നുമല്ല. അതുവരെ എത്തിയാൽ മതി. ദഹരാകാശം എന്ന് പറഞ്ഞിരിക്കുന്ന, അല്പമായ ആകാശം എന്ന് പറഞ്ഞിരിക്കും. ദഹരം എന്ന് വെച്ചാൽ അല്പം, ചെറുത്. ആ ഹൃദയ കമലത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ചെറിയ ആകാശം എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ പരമാത്മാവാണ്. ആകാശം എന്നുള്ള ശബ്ദം കേട്ടിട്ട് അതെങ്ങനെ പരമാത്മാവോ അങ്ങനെയും ചിന്തിക്കുന്നുണ്ട്. പരമാത്മാവിനങ്ങനെ ഒരു ശബ്ദം പ്രയോഗിച്ചു, അത് ഭൂതാകാശമല്ല, ജീവനുമല്ല. അക്കസ്മാത് എന്തുകൊണ്ട് പറയുന്നു? ഉത്തരേഭ്യോ വാക്യശേഷ ഗതേഭ്യോ ഹേതുഭ്യോ. അതാണ് സൂത്രത്തിൽ പറഞ്ഞു ഉത്തരേഭ്യോ. ശ്രുതിയുടെ താല്പര്യത്തെ നിർണയിക്കുമ്പോൾ ആ ഭാഗത്തെ മാത്രം അടർത്തി മാറ്റി അതിന്റെ താല്പര്യം എന്നതെന്ന് പറയരുത്. ഗുരുക്കന്മാരുടെ ഉപദേശത്തിനും അത് തന്നെ, ഒരു ഭാഗത്തെ അടർത്തി മാറ്റി നമുക്ക് സൗകര്യം ഇഷ്ടമായതിനെ എടുത്ത് വ്യാഖ്യാനിച്ച് എന്നാണ് മൂഢകൃതാർത്ഥത അതിൽ വരുന്നത്. എല്ലാം ചിന്തിക്കണം പൂർവാപരബന്ധമായി. എന്നിട്ടെന്താണ് പരമമായ ഏത് താല്പര്യമുണ്ടോ അതിലെത്തിച്ചേരും. അതാണ് ഇവിടെയും പറയുന്നത്. ഉത്തരേഭ്യോ വാക്യശേഷ ഗതേഭ്യോ ഹേതുഭ്യോ. ഇനിയും വരുന്നുണ്ട് ശ്രുതി തുടർന്ന് ഭാഗങ്ങൾ. ആണ് വാക്യശേഷം എന്ന് പറയുന്നതാണ്. അവിടെയുണ്ട് ഒരുപാട് യുക്തികൾ ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ. അതുകൂടെ ചിന്തിച്ചു നോക്കുക എന്താണ് അത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ ദഹരം എന്ന് പറഞ്ഞിരിക്കുന്നത് ആണ് ബ്രഹ്മം എന്ന് പറയുക. ഈ ഇത്തരം വിചാരങ്ങളടത്തെല്ലാം ഈ രണ്ട് കാര്യമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന എന്നെയാണെന്ന് പറയുക, എന്നതിനെയാണ് പറയുന്നത്. ആകാശം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, മുമ്പ് ചർച്ച ചെയ്തതുപോലെ. ആനന്ദം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആനന്ദം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് മാത്രമാണ് പറയുന്നത്. അങ്ങനെ പറയുന്നതോടൊപ്പം ഏതൊരു ബ്രഹ്മത്തെയാണോ അറിയേണ്ടത്, തത്വത്തെയാണോ അറിയേണ്ടത്, ആ തത്വത്തിന്റെ വിശേഷതകളും അവിടെ വെളിപ്പെടുത്തുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ വിചാരം കൂടുതലും. അല്ല, ഇപ്പൊ ആകാശ ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് എന്താന്ന് അവിടെ അവസാനിപ്പിക്കുകയല്ല. അങ്ങനെ പറയുന്ന ആ ബ്രഹ്മം എന്ന് പറയുന്ന അതിന്റെ പരമാർത്ഥ സ്വരൂപം എന്താണ്? ആകാശ ശബ്ദത്തിലൂടെ ഗ്രഹിക്കുന്ന ബ്രഹ്മത്തിന്റെ സവിശേഷതകൾ എന്താണ്? അതാണ് രണ്ടാമത്തെ ഭാഗമായിട്ട് വരുന്നത്. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ വേദത്തിലൊരു വാക്ക് പറഞ്ഞു, അതിന്റെ അർത്ഥം ഇന്നതാണെന്ന് അറിഞ്ഞിട്ട് എന്താ ഗുണം? ബ്രഹ്മം എന്ന് അറിഞ്ഞിട്ട് എന്താ വിശേഷിച്ച്? അവിടെ നിർത്തിയല്ല, ആ ബ്രഹ്മം എന്താണ്, അതിന്റെ സ്വരൂപം എന്താണ്, അതിന്റെ ജ്ഞാനം എന്താണ്, അതോടൊപ്പം അത് എന്തല്ല. ബ്രഹ്മത്തെ സംബന്ധിച്ച് വേറെ പല ധാരണകളും തന്റെ മനസ്സിലുണ്ട്. എന്താണെന്ന് മനസ്സിലാക്കുന്നത് പോലെ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് എന്തല്ല എന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഉപദേശിക്കുന്ന വിപരീത ബുദ്ധിയുള്ളവനോടാണ്, മൂഢനോടാണ്. അപ്പൊ അവൻ എന്താണോ ഇപ്പൊ ധരിച്ചു വച്ചിരിക്കുന്ന അവന്റെ ധാരണകളെല്ലാം തീർത്തേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ പ്രയാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം. തത്വ വിചാരത്തിന്റെ മാർഗത്തിൽ തത്വനിശ്ചയത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സമായി വരുന്ന എപ്പോഴും എന്താണ്? തന്റെ ധാരണകളാണ്. കാരണം പലപ്പോഴും എന്താണ്, മനുഷ്യൻ ഇത്തരം കാര്യങ്ങളെ വളരെ വൈകാരികമായി സമീപിക്കുന്നതുകൊണ്ട് തന്റെ ധാരണകളെന്ന് പറയുന്നത് സ്വയം തന്റെ അസ്തിത്വത്തിന്റെ ഭാഗമായി പോകും. അതുകൂടെ ചേരാതെ താനില്ല. അപ്പൊ തത്വം എന്താണെന്നൊരു അതിന്റെ ഒരു ഈഷദ് ദർശനം, എന്നുവെച്ചാൽ അതിന്റെ ഒരു മിന്നലാട്ടം ഒരുവന്റെ ഹൃദയത്തിൽ വന്നാലും ശരി, അവനതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല, അവനെ തിരസ്കരിക്കുന്നതിനുള്ള മനസ്സ് വരും. എന്തുകൊണ്ട്? ഏതൊരു മിഥ്യാധാരണയാണോ തന്റെ ഉള്ളിൽ ദൃഢമായിരിക്കുന്നത്, അത് തന്റെ അസ്തിത്വത്തിന്റെ ഭാഗമായി ചേർന്നുപോയി. അതിനെ തള്ളിക്കളയുന്നതിനുള്ള വിചാരദാർഢ്യമോ ബുദ്ധിബലമോ സാധാരണ ഒരുത്തിനുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് വിചാരമാർഗത്തിലേക്ക് ആൾക്കാർ പോകാത്തത്. അതിന് ഭയമാണ്. കാരണം അത് സ്വയം തന്റെ തന്നെ നാശം പോലെ തോന്നിപ്പോ. കാരണം താൻ ഇതുവരെ ധരിച്ചിരുന്ന തന്റെ മിഥ്യാധാരണകൾ, താൻ ഇതുവരെ വളരെ ക്ഷേമമായി സൂക്ഷിച്ചിരുന്ന അതൊക്കെ ഒറ്റയടിക്ക് തകരുക എന്ന് പറഞ്ഞാൽ അത് തന്റെ സമ്പത്തും യശസ്സും എല്ലാം ഭൗതികമായ എല്ലാ നേട്ടങ്ങളും തകരുന്നതിനും വലുതാണ്. തന്റെ അസ്തിത്വം തകർന്നു പോകുക എന്ന് പറയുന്നത് അത് എത്ര മിഥ്യാധാരണയിൽ ഉറപ്പിച്ചതായാലും ശരി. അതുകൊണ്ട് അവിടെ വരുമ്പോൾ മനുഷ്യൻ ഭയന്നു. ശ്രുതി തന്നെ പറയും എന്താണ്, മനുഷ്യൻ ഭയക്കുന്നത് സത്യത്തെയാണ്, പരമാർത്ഥത്തെയാണ്. അപ്പോ പ്രത്യേകിച്ചും എന്താണ്, മൂഢതയിൽ മിഥ്യാധാരണകൾ ഉറച്ചിരിക്കുന്നവരും സത്യത്തിന്റെ ഒരു ചെറിയ പ്രകാശം കൊണ്ട് ഞാൻ ഭയന്നു. ഉദാഹരണം പറയുന്നതാണ്, വളരെ കാലം ഇരുട്ടത്ത് കഴിഞ്ഞ ഒരു ജീവിയോ അല്ലെങ്കിൽ മനുഷ്യനെയോ വെളിച്ചം ഒരു ലേശം കാണിച്ചു കഴിഞ്ഞാൽ അവൻ കണ്ണടക്കി, കണ്ണു തുറന്ന് കാണാൻ പറ്റത്തില്ല. അവൻ പറയും വെളിച്ചം വേണ്ടെന്ന് നിലവിളിക്കും. അപ്പൊ ഇങ്ങനെ മിഥ്യാജ്ഞാനങ്ങളിൽ നിരന്തരമായി മുഴുകിയിരിക്കുന്ന ഒരുവന് തത്വജ്ഞാനത്തിന്റെ ഒരു ചെറിയൊരു പ്രകാശം പോലും സഹിക്കാൻ പറ്റില്ല. അതവന്റെ ഇരളാണ് അവന്റെ അസ്തിത്വം. അപ്പൊ അവന് വെളിച്ചത്തിന് നേരെ നോക്കാൻ പറ്റത്തില്ല. അതാണ് ഒരു തകരാറ്. അങ്ങനെയുള്ളവരും പറയും വിചാരം ആവശ്യമില്ല എന്ന് പറയും. സുഖം മൂഢ നിർവൃത്തി എന്ന് പറയുന്ന അതാണ്. അതുകൊണ്ടിവിടെ പറയുന്നു ഉത്തരേഭ്യോ വാക്യശേഷഗതിയോഭ്യോ, ഇവിടെ വിചാരം ആവശ്യമാണ്, ഇവിടെ നിർണയം അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ വാക്യശേഷങ്ങളിൽ ഉള്ള ഹേതുക്കളിലൂടെ വിചാരം ചെയ്യണം, വിചാരത്തിന് തയ്യാറാകണം. എന്തിന്? പരമാർത്ഥത്തെ ഗ്രഹിക്കണം. അപ്പോൾ തുടർന്ന് പറയുമ്പോൾ ദഹരശബ്ദത്തിന്റെ അർത്ഥമില്ലാന്നല്ല പറയുന്നു. ദഹരശബ്ദത്തിലൂടെ വെളിപ്പെടുത്തുന്ന ആ ബ്രഹ്മതത്വം എന്താണ്, അതിന്റെ സവിശേഷതകൾ, അതിന്റെ സ്വരൂപം എന്താണ്, അതിന്റെ ജ്ഞാനം എന്താണ്, അതിന്റെ ഫലം എന്താണ്, എല്ലാം ഈ ഓരോ അധികരണങ്ങളിലും അതെല്ലാം ആവർത്തിച്ച് പല വീക്ഷണകോണുകളിലൂടെ വെളിപ്പെടുത്തും. തഥാഹി അത് വിശദീകരിക്കുന്നു. അന്വേഷ്ടവ്യതയ അഭീതസ്യ ദഹരസ്യ ആകാശസ്യ തം ചേത് ബ്രൂയുഹു ഇത്യുപക്രമ്യ കിം തദത്ര വിദ്യതേ യത് അന്വേഷ്ടവ്യം യത് വാവ വിജിജ്ഞാസിതവ്യം ഇത്യേവം ആക്ഷേപപൂർവകം പ്രതിസമാധാന വചനം ഭവതി. കാരണം ഇവിടെ എട്ടാം അധ്യായം തുടങ്ങുന്ന ആദ്യത്തെ മന്ത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അന്വിഷ്ടവ്യഹ വിജിജ്ഞാസിതവ്യഹ എന്നൊരു ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്നതായിട്ട്. അവിടെ ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? ഗുരു ഉപദേശിച്ചു, ശിഷ്യൻ കേട്ട് കൃതാർത്ഥനാകാനല്ല പറയുന്നു. പറയുന്നതാണ് തിരിച്ച് ഗുരുവിനോട് ചോദിക്കണം, എന്താ പറഞ്ഞത്? ഗുരുവിനെ ചോദ്യം ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ ആ സത്യത്തെ തനിക്ക് വെളിപ്പെടാൻ വേണ്ടിയിട്ട്. ഗുരുവിനെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെ നിഷേധാർത്ഥത്തിലല്ല, ഗുരുവിൽ നിന്ന് ആ തത്വം തനിക്ക് വെളിപ്പെടണം. അപ്പോ പറയും നാപഷ്ടം കസിജിത് ബ്രൂയ. ചോദിക്കാതെ പറയരുത്, പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഒന്ന് പറഞ്ഞാൽ അവൻ ഗ്രഹിക്കത്തില്ല, അല്ലെങ്കിൽ അവൻ ആവശ്യം ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് ചോദിക്കുന്നവനോട് പറഞ്ഞാൽ മതി എന്നാണ്. അന്വേഷ്ടവ്യതയ അഭീതസ്യ ഗുരുപദേശം നീ ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ദേഹരസ്യ ആകാശസ്യ ദേഹരാകാശത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അടുത്ത് ശ്രുതി പറയുന്നത് തം ചേത് ബ്രൂയുഹു, അങ്ങനെ നിന്നോട് ഒരു ആകാശത്തെക്കുറിച്ച് ഉപദേശിച്ചു കഴിഞ്ഞാൽ തം അവനോട് ചോദിക്കണം. എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് വെച്ചാൽ ഞാനത് കേട്ടു എന്നാൽ എനിക്ക് വ്യക്തതയില്ല. അതുകൊണ്ട് ഗുരുവിനോട് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ചോദിക്കണം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ചോദിച്ച് വ്യക്തമാക്കണം എന്നാൽ അതിന് നിഷേധമൊന്നുമില്ല. തം ചേത് ബ്രൂയുഹു ഇതിവക്കമ്യ കിം തദത്ര വിദ്യതെ ഇത് അന്വേഷ്ടവ്യം, എന്താണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ അന്വേഷിക്കുക. ഹൃദയാകാശം, ഹൃദയം എന്താണെന്ന് അറിയാം, അതിൻ്റെ ഉള്ളിലുള്ള ഇടമും അറിയാം. അവിടെ എന്താ ഉള്ളത്? ഒന്നുമില്ല. അപ്പൊ ഹൃദയത്തിലാണ് സത്യം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൃദയത്തെ കണ്ടിട്ടുള്ള ഒരു അവിടെ ഒരു സത്യവും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് കിം ഏതത്ര വിദ്യ അവിടെ എന്തായിരിക്കുന്നത്, ഏത് അന്വേഷിച്ച് എന്താ അവിടെ അന്വേഷിക്കാനുള്ളത് എനിക്കറിയാമെന്നുള്ള കൂടുതലായിട്ടൊന്നും അവിടെയില്ല. ഏതുവാ വിജിജ്ഞാസിതയും, എന്താ അവിടെ സാക്ഷാത്കരിക്കാൻ? ഇതൊക്കെ സാധാരണ ചോദിക്കാമെന്നുള്ള ചോദ്യങ്ങളാണ്. പ്രത്യേകിച്ചും യാജ്ഞികന്മാർ, അവർ ഇതിനെയൊക്കെ മൃഗങ്ങളെയൊക്കെ മുറിച്ച് അതിൻ്റെ ഹൃദയമൊക്കെ കണ്ടിട്ടുള്ളവരാണ്. അപ്പം അവർക്ക് ചോദിക്കും, ഞങ്ങൾ ഹൃദയമൊക്കെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് അങ്ങനെ സാക്ഷാത്കരിക്കാമൊന്നുമില്ല, തിന്നാനുള്ള സാധനങ്ങളേ ഉള്ളൂ. യജമാന പഞ്ചമ ഇടാം ഭക്ഷേന്തി, ഇതിനെയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് യജ്ഞം നടത്തുമ്പോൾ യജമാനും കർത്തിക്കുകളും കൂടെ ചേർന്ന് അതിൽ നിന്ന് കുറച്ചൊക്കെ ഭക്ഷിക്കുന്ന പറയുന്നു. അതുകൊണ്ട് ഇതൊക്കെ കീറി മുറിക്കും. ചിലർ പറയുന്നു അങ്ങനെയൊന്നും മുറിക്കാറില്ല അത് എന്നാണ്. പക്ഷെ മുറിക്കുന്നു എന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൃദയസി അഗ്രേ അവധ്യതി, ഇന്ന സ്ഥാനത്ത് തന്നെ വെട്ടി മുറിക്കണം, കത്തി ഇന്ന സ്ഥലത്താണ് വയ്ക്കേണ്ടത്, കൃത്യമായി പറയുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് പുറത്തെടുക്കേണ്ട സാധനങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഹവിസൽ അർപ്പിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. തിന്നേണ്ടത് എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ കൊന്നിട്ടില്ല, ഞങ്ങൾ തിന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും അർത്ഥമുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹൃദയം എന്താണെന്നൊക്കെ കണ്ടിട്ടുള്ളവരാണ് പറയുന്നത്. ശ്രുതിയും പറയുന്നതുകൊണ്ട് ചോദിക്കണം, എന്താ അവിടെ ഹൃദയത്തിൽ. ഇത്യേവം ആക്ഷേപപൂർവം, ആക്ഷേപം എന്ന് വെച്ചാൽ ചോദ്യപൂർവം, പ്രതി സമാധാന വചനം ബോധി. അപ്പോൾ പിന്നീട് സമാധാനം പറയും. സബ്രൂയ, അപ്പോ ഗുരു പറയണു എന്താണ്, യാവാൻ വായം ആകാശ താവാനേവ ഹേഷു അന്തർഹൃദയ ആകാശ ഉഭേ അസ്മിൻ ദ്യാവാ പൃഥിവി അന്തരേവ സമാഹിതേ. പറയുന്ന ഈ പുറമേ ഒരാകാശം ഉണ്ടല്ലോ, ആകാശം തന്നെയാണ് ഉള്ളിൽ ഇരിക്കുന്ന ആകാശം. അവിടെ ചെറുതാണെന്നൊന്നും കരുതണ്ട. എന്തുകൊണ്ട്? അസ്മിൻ ദ്യാവാ പൃഥിവി, ആകാശത്തിലാണ് ദ്വിലോകവും പൃഥ്വി ലോകവും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. തത്ര പുണ്ഡരീക ദഹരത്വേന പ്രാപ്ത ദഹരത്വസ്യ ആകാശസ്യ പ്രസിദ്ധ ആകാശ ഉപമ്യേന ദഹരത്വം നിവർത്തയൻ ഭൂതാകാശത്വം ദഹരാകാശസ്യ നിവർത്തയ രീതി ഗമ്യത. അപ്പോ അവിടെ അത് ഉപദേശം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, ഈ ഉള്ളിലിരിക്കുന്ന ആകാശം അത് തന്നെയാണ് പുറത്ത്, പുറത്തിരിക്കുന്ന ആകാശം തന്നെയാണ് ഉള്ളിൽ, പുറത്തിരിക്കുന്ന ആകാശം വലുതെന്നറിയാം. അത് തന്നെയാണ് ഉള്ളിലെന്ന് പറയുമ്പോൾ ഈ ഉള്ളിലിരിക്കുന്ന ആകാശം ചെറുതല്ല എന്ന് മനസ്സിലാവും. അതിനാണ് അങ്ങനെ പറഞ്ഞത്. ഉള്ളിലിരിക്കുന്ന ആകാശത്തെ ചെറുതായി ധരിച്ചു കളയരുത് ദഹനം എന്ന് പറഞ്ഞെങ്കിലും. എന്തുകൊണ്ട്? പുറമേ ഈ ആകാശം എത്രമാത്രമുണ്ടോ അതുപോലെ വലുപ്പമുള്ളതാണ് ഉള്ളിലിരിക്കുന്നത്. താൻ കീറി മുറിച്ചു നോക്കിയപ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിലെ ഇടമില്ലായിരുന്നു. നീ കാണുന്ന സൂര്യചന്ദ്രാദികളെയൊക്കെ നിലനിർത്തുന്ന ഒരു ആധാരമുണ്ടല്ലോ, ആ ഇടം അത് തന്നെയാണ് ഉള്ളിലിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉള്ളിലിരിക്കുന്ന ആകാശം ഭൂതാകാശം അല്ല എന്ന് മനസ്സിലാകും. അതാണ് പുണ്ഡരീക ദഹരത്വന പ്രാപ്ത ദഹരത്വസ്യ ആകാശസ്യ പ്രസിദ്ധ ആകാശോപമ്യേന ബാഹ്യ ആകാശത്തിന് തുല്യമാണെന്ന് പറയുന്നതിലൂടെ ദഹരത്വം നിവർത്തിയത് അത് ചെറിയതല്ല. മാത്രമല്ല ഭൂതാകാശത്വം ദഹരാകാശസ്യ നിവർത്തി ഒന്നുകൂടെ മനസ്സിലാവും. ഉള്ളിലിരിക്കുന്ന ആകാശം എന്ന് പറഞ്ഞത് അത് ഈ പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ആകാശത്തെ അല്ല പറഞ്ഞു. എന്തുകൊണ്ട്? അത് ഈ പുറമേ കാണുന്ന ആകാശം പോലെ വലുതെന്ന് പറയുമ്പോൾ ഉള്ളിലിരിക്കുന്ന ആകാശം വലുതാണോ? അല്ലല്ലോ. ഹൃദയം എന്ന് പറയുന്ന പേശികൾക്കുള്ളിലിരിക്കുന്ന ആ ഇടം വളരെ ചെറുതല്ലേ? ഉള്ളിലിരിക്കുന്നത് ഭൂതാകാശമല്ല എന്ന് വ്യക്തമാകും വിചാരം ചെയ്യുന്നവന്, നേരെ തന്നെ വ്യക്തമാകുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തിനത് പറയണം? തദ്യഥ ആകാശബ്ദോ ഭൂതാകാശേ രൂഢ തഥാപി തേനൈവ തസ്യ ഉപമാനം ഉപദ്ധതീതി ഭൂതാകാശ സംഘാനുവർത്തിതാ ഭൂതി. എന്തായാലും ആകാശം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതത്തിൽപ്പെട്ട ഭൂതമാണ്. പക്ഷേ ഹൃദയാകാശത്തെ ആകാശതുല്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ആകാശം അത് ഭൂതാകാശമല്ല എന്ന് വ്യക്തമാകുന്നു. ആകാശ ശബ്ദോ ഭൂതാകാശേ രൂഢ, ആകാശം എന്ന് വെച്ചാൽ ഭൂതാകാശമാണ്. തഥാപി തേനൈവ തസ്യ ഉപമാ ന ഉപദ്യതെ. ആകാശത്തെ ആകാശത്തോട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സാഹിത്യത്തിനും മറ്റും അനന്യ ഉപമ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തത്വത്തെ കുറിച്ച് പറയുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് ആകാശത്തെ ആകാശത്തോട് ഉപയോഗിക്കുന്നത് എങ്ങനെ ശരിയാവും? അതുകൊണ്ടിത് ഇതിനെ ഉപമിച്ചിരിക്കുന്നത് ആകാശത്തെക്കാളും വലുതായ ഒന്നിനോടാണ്, ബ്രഹ്മത്തോടാണ്. ഇത് ബ്രഹ്മമാണ്. ഇനി ഭൂതാകാശ സംഘ നിവർത്തിത ഭോതി എന്നാണ്. ഉള്ളിലിരിക്കുന്ന ആകാശത്തെ മറ്റൊരാകാശത്തോട് ഉപമിച്ചതുകൊണ്ട് ഇത് ആകാശം ആകാശം എന്ന് പറയുന്നത് ആകാശത്തെക്കാൾ വലുതായ ഒന്നാണ്. ആകാശത്തെക്കാൾ വ്യാപകമായ ആകാശത്തിനും ആധാരമായിരിക്കുന്ന ബ്രഹ്മമാണ് എന്ന് ആകാശ ശബ്ദത്തിലൂടെ ഒരുവനെ ബ്രഹ്മത്തിന്റെ വിശേഷതകളിലേക്ക് എത്തിക്കുകയാണ്. അല്ല, കേവല ശബ്ദത്തിൽ നിന്നുകൊണ്ട് ഇന്നതാണെന്ന് തീരുമാനിച്ചുള്ളത്. ഇവിടെ അങ്ങനെ പറയുമ്പോൾ പുറപക്ഷി ചോദിക്കുന്നു, നന്നു ആകാശസ്യാപി ഏകസ്യാപി ആകാശസ്യ ബാഹ്യാന്തരത്വ കല്പിതത്വേന ഭേദേന മാനോപമായ ഭാവ സംഭവതീത്യം പറയുന്നു. ആകാശം ഒന്ന് തന്നെയാണ്, പക്ഷെ ഉള്ളു പുറമേ എന്നുള്ള ഭേദത്തെ സ്വീകരിച്ചുകൊണ്ട് അകത്തിരിക്കുന്നതിന് പുറത്തുള്ളതിനോട് ഉപയോഗിക്കാം. ഒന്നിൽ തന്നെ ഉപമാനുപമായ ഭാവം വരും. രാമരാവണയോ യുദ്ധം രാമരാവണയോരിവ, രാമരാവണന്മാരുടെ യുദ്ധം ഏതുപോലെയാ? രാമരാവണ യുദ്ധം പോലെയാണെന്ന് വെച്ചാൽ അതിനോട് ഉപയോഗിക്കാം. വേറൊരു യുദ്ധം നടന്നിട്ടില്ല ലോകത്തിൽ എന്ന് പറയുന്നത് പോലെ പറയാം. ഉള്ളിലൊരാകാശം പുറമേ ഒരാകാശം. അലങ്കാര ശാസ്ത്രത്തിൽ അങ്ങനെ ഒരു ഉപമയെ അംഗീകരിക്കുന്നു. ഒരുപിടിയാകാം ആകാശത്തെ ആകാശത്തോട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാലോ നൈവ സംഭവതി, അത് സംഭവിക്കുന്നുണ്ട്. അഗതികാഹീയം ഗതി, അതെല്ലാം കൽപ്പിക്കുന്നത് മറ്റു ഗതിയില്ലാതെ വരുമ്പോൾ. ഇവിടെ എന്താണ്? കാൽപ്പനിക ഭേദാശ്രയണം. മറ്റു ഗതിയില്ലാതെ വരുന്നിടത്താണ് അങ്ങനെയുള്ള ഭൂമിയും മറ്റു സ്വീകരിക്കുന്നത്. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലോ, രാമരാവണ യുദ്ധത്തിനോട് ഉപമിക്കാൻ വേറൊരു യുദ്ധമില്ല, അതുകൊണ്ട് പറയുന്നു രാമരാവണ യുദ്ധത്തിന് സമാധയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ആകാശത്തിനേക്കാൾ വലുതുണ്ട് ആകാശം ഉപമിക്കാൻ വേണ്ടിയിട്ട്. ആകാശത്തേക്കാൾ സൂക്ഷ്മമായി, ആകാശത്തേക്കാൾ വ്യാപകമായി, ആകാശത്തേക്കാൾ പരമാർത്ഥമായി ഒന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ അങ്ങനെ ഒരു ഒന്നിൻ്റെ കൽപ്പന ഇവിടെ ആവശ്യമില്ല. അഭിച കൽപ്പയിത്വാദി ഭേദം ഉപമാന ഉപമയ ഭാവം വർണ്ണയത പരിച്ഛിന്നത്വാ ആഭ്യന്തരാകാശസ്യ ന ബാഹ്യാകാശ പരിണാമത്വം ഉപദ്ധ്യതെ. ഭേദത്തെ കൽപ്പിച്ചുകൊണ്ട് ഉപമാന ഉപമേയ ഭാവത്തെ പറയുകയാണെങ്കിൽ ഉള്ളിലുള്ള ആകാശം ബാഹ്യാകാശത്തിന് തുല്യമെന്ന് എങ്ങനെ പറയാൻ പറ്റും? പരിച്ഛിന്നത്വം അത് ആഭ്യന്തരാകാശം അത് ചെറുതാണ്, എന്നാ ബാഹ്യാകാശ പരിണാമത്വം അതിനെങ്ങനെ പറയും? അത് പുറമേയുള്ള ആകാശത്തെ പോലെയാണ്. ഇനി ആകാശത്തെയാണ് പറയുന്നതെങ്കിൽ അത് പറയാൻ പറ്റില്ല. ഉള്ളിലെ ആകാശം ചെറുതും പുറമേയുള്ള ആകാശം വലുതുമാണ്. പുറമേയുള്ള ആകാശത്തോട് ഉള്ളിലുള്ള ആകാശത്തെ ഉപമിക്കാൻ പറ്റത്തില്ല സിദ്ധാന്തി പറയുന്നു. വീണ്ടും ചോദിക്കുന്നതാണ്, പരമേശ്വരസ്യ അഭിജായാൻ ആകാശാദിതി ശ്രുത്യന്തര നൈവ ആകാശ പരിണാമ പരിമാണത്വം ഉപദ്ധ്യത പറയുന്നു. ഇനി ബ്രഹ്മത്തെ പറയാനാണെങ്കിൽ ആകാശ പരിണാമം എങ്ങനെ പറയാൻ പറ്റും? ഈ ഉള്ളിലിരിക്കുന്നത് പുറമേയുള്ള ആകാശം പോലെ എന്ന് പറയുമ്പോൾ, ഉള്ളിലിരിക്കുന്ന ബ്രഹ്മമാണെങ്കിൽ അത് ആകാശത്തിനെ പോലെ എന്ന് പറയുമ്പോൾ ആകാശത്തിന്റെ അളവാണ് അതിന് പുറപക്ഷി ചോദിക്കുന്നു. പരമേശ്വരസ്യ അഭിജായാൻ ആകാശാതിഥി എന്തുകൊണ്ട്? ശ്രുതി പറയുന്നു ജായാൻ ആകാശാതിഥി ആകാശത്തെക്കാൾ വലുതാണ്. ആകാശത്തെക്കാൾ വലുതായിരിക്കുന്ന ബ്രഹ്മത്തെ ആകാശത്തോടെ എങ്ങനെ ഉപമിക്കാൻ പറ്റും? ഇവിടെ പറഞ്ഞെന്താണ്? ഇത് ഉള്ളിലിരിക്കുന്ന ഈ ആകാശം പുറമേ ഇരിക്കുന്ന ആകാശം പോലെ എന്നാണ്. അപ്പോൾ ഉള്ളിലിരിക്കുന്ന ആകാശത്തെ ബ്രഹ്മം എന്ന് അർത്ഥമെടുത്തു കഴിഞ്ഞാൽ പുറമേയുള്ള ആകാശത്തോട് ഉപയോഗിച്ചിരിക്കുന്നു. അത് ശരിയാകത്തില്ല. എന്തുകൊണ്ട്? ശ്രുതി പറയുന്നു ജായാൻ ആകാശ ബ്രഹ്മ ആകാശത്തെക്കാൾ വലുതാണ്. പൂർവശി പറയുന്നു നൈഷദോഷം, അതിനും ദോഷമില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? പുണ്ഡരീക വേഷ്ണപ്രാപ്ത ദഹരത്വ നിവൃത്തി പരത്വ വാക്യസ്യ എന്നാ തവത്വ പ്രതിപാദന പരത്വ. ഇവിടെ ആദ്യം പറഞ്ഞു താമരം മുട്ടുപോലെ ഉള്ളിലൊരു സാധനം ഉണ്ടെന്നാണ് ഹൃദയം, അതിൻ്റെ ഉള്ളിൽ ആകാശം എന്ന് പറയുമ്പോൾ മനസ്സിൽ തോന്നുന്നു അതിൻ്റെ ഉള്ളിലിരിക്കുന്ന എന്തായാലും ശരി അത് ധ്യാനിക്കാനാണ് പറയുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ധ്യാനിക്കാൻ പറയുകയാണ്. അപ്പോൾ ധ്യാനിക്കുന്നവൻ്റെ മനസ്സിൽ വരും അതൊരു ചെറിയ സാധനമാണ്, പരിച്ഛിന്നമായ സാധനമാണെന്നൊരു തോന്നൽ വരും. പുണ്ഡരീക വേഷണപ്രാപ്ത ദഹരത്വ നിവൃത്തി വരുത്തുക, എൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ചെറിയ വസ്തുവിൽ മനസ്സിനെ ഉറപ്പിക്കുക. വാക്യസിന്ന തവത്വ പ്രതിപാദനപരം, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന. വിനയോ അത് പറയുന്നത് ബാഹ്യമായ ആകാശത്തോട് ഉപയോഗിക്കുന്നത്. നീ ഹൃദയത്തിന്റെ ഉള്ളിലാണ് ബ്രഹ്മത്തെ ധ്യാനിക്കുന്നതെങ്കിലും അതിനെ ധ്യാനിക്കേണ്ട എങ്ങനെ? സർവവ്യാപകമായി സർവാധാരമായി അങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്. ഏതുപോലെ? ഉഭയപ്രതിപാദന ഈ വാക്യം ഭിത്തിയേത, അല്ലാതെ ഇത് രണ്ടും പറയണത് ഭൂതാകാശം എന്ന് പറയുക, അതേസമയം ഇതെന്താണ് ആകാശത്തെക്കാൾ വലുതെന്ന് പറയുക, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വാക്യഭേദം വരും. ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളെ പറയുന്നു എന്ന് പറയും. ഇവിടെ ഒരു കാര്യമേ പറയുന്നുള്ളൂ തത്വത്തെ, എന്നുവെച്ചാൽ കല്പിത ഭേദ പുണ്ഡരീക വേഷിത ആകാശ ഏകദേശീയ ദ്രാവ്യ പ്രതിവാദീനാം അന്തഃ സമാധാന ഉപദ്ധ്യതെ പറയുന്നു. ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഇടം, അതിനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഈ ഭൂലോകവും ദ്വിലോകവും എല്ലാം സംഭവിക്കും? അപ്പൊ അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ദേവാപ്രതിപാദന അന്തസമാധാനം, അതെല്ലാം ഉള്ളിൽ നിലനിൽക്കുക, ഹൃദയത്തിന്റെ ഉള്ളിൽ അത് സാധിക്കുന്ന കാര്യമില്ല. അപ്പൊ എന്താ അതൊന്നുമല്ല താല്പര്യം? അതും അടുത്ത് പറഞ്ഞിരിക്കുന്നു. ഈ ഹൃദയത്തിന്റെ ഉള്ളിലാണ് ആകാശവും ഭൂമിയും എല്ലാം നിൽക്കുന്നതാണ്. എന്താ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ഇടത്താണോ നിൽക്കുന്നത്? ആ ഇടത്തെയാണോ ധ്യാനിക്കേണ്ടത്? അത് മാത്രമല്ല പറയുന്നു യേശ ആത്മാപഹത പാത്മാഭിചരോ വിമൃതൃവിശോകോ വിജിഖസ്സോ അഭിപാസ സത്യകാമ സത്യസങ്കൽപ്പ വിധിജാത്മത്വ അപഹത പാത്മത്വാദയ ഗുണ നഭൂതാകാശേ സംഭവം. എന്നിട്ട് ഈ ആകാശത്തെ കുറിച്ച് പറയുകയാണ്. ഈ ഹൃദയത്തിലുള്ള ആകാശത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് ഭൂതാകാശമേ അല്ല. അവിടെ തുറന്നു പറയുന്നുണ്ട് യേശ ആത്മാ, ഇതാണ് ആത്മാവ്. അപഹത പാത്മാ, അവിടെ പാപമില്ല. വിജരോ, ജരയില്ല. വിമൂർത്തി, മരണമില്ല. വിശോകോ, ശോകമില്ല. വിജഖസ്സോ, അവിടെ വിശപ്പില്ല. അപിപാസ, ദാഹമില്ല. സത്യകാമ, അവിടെ സത്യകാമം ഉണ്ട്, സത്യസങ്കല്പമുണ്ട്. അത് ബ്രഹ്മമാണ്. ബ്രഹ്മത്തിലാണല്ലോ സത്യകാമത്വം ഉള്ളത്. ബ്രഹ്മത്തിന്റെ സങ്കല്പം അനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതാണ് സത്യകാമത്വം. സത്യ ബ്രഹ്മത്തിന്റെ ഇച്ഛ തദൈച്ഛത ഉസ്യം പ്രചാരീയ എന്നെല്ലാം പറയുന്നത്. അപ്പൊ അതൊക്കെ എവിടെയാണോ ഉള്ളത്, സൃഷ്ടിസ്ഥിതി സംഹാര കാരണമായിരിക്കുന്ന സത്യസങ്കല്പവും മറ്റുമുള്ള ആ ബ്രഹ്മമാണ് എന്നാണ് ഹൃദയാകാശത്തെ പറയുന്നത്. പിന്നെ അതങ്ങനെ ഭൂതാകാശമാകും. ഇതിജ ആത്മത്വ അപഗത പാത്മത്വാദേശ ഗുണാഹ ന ഭൂതാകാശേ സംഭവതി, ഇതൊന്നും ആകാശത്തെ യോജിക്കത്തില്ല എന്ന് പറയുമ്പോൾ അവിടെ ദഹരം ആകാശം എന്ന് പറയുന്ന ഭൂതാകാശമല്ല, അത് പരമാത്മാവാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ എന്താണ് ഈ പരമാത്മാവ്, എന്താ അതിന്റെ വിശേഷത, അതും ഇവിടെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണത് പറഞ്ഞത്. അപഗത പാത്മ വിചരോ വിമൃത്തു വിശോകോ ഉജിഗിസ്വപിപാസ സത്യകാമ സത്യസങ്കല്പ എന്നെല്ലാം പറഞ്ഞത്. യദ്യപി ആത്മശബ്ദോ ജീവിയ സംഭവതി, ആത്മാന്ന് പറഞ്ഞാൽ ജീവനെ യോജിക്കാം. കാരണം ഇവിടെ എന്താ പറഞ്ഞത്, യേശ ആത്മാപഹത പാത്മാ ജീവനായിക്കൂടെ, തഥാപി ഇതരേഭ്യ കാരണേഭ്യോ ജീവശങ്ക അവി നിവർത്തിത ഭവതി. അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ട്, അതുകൊണ്ട് ജീവൻ ആണെന്നുള്ള സംഖ്യയും ഇവിടെ ഇല്ലാതാകും. എന്തുകൊണ്ട്, നഹി ഉപാധി പരിച്ഛിന്നസ്യ ആരാഗ്ര ഉപമിതസ്യ ജീവസ്യ പുണ്ഡരീക വേഷണകൃതം ദഹരത്വം ശക്യം നിവർത്തി. ജീവനെന്ന് എടുത്തു കഴിഞ്ഞാൽ അല്പനായിപ്പോയി. എന്തുകൊണ്ട്, ജീവനെ കുറിച്ച് പറയുന്നത് എന്താണ്, അത് ആരാഗ്ര തുല്യനാണ്, ഒരു പുൽക്കൊടിയുടെ അറ്റം പോലെ സൂക്ഷ്മമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഉപാധി കൊണ്ടുള്ള പരിച്ഛേദത്തെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ജീവനെ എടുത്താൽ ഉപാധി പരിച്ഛിന്നനാണെന്നുള്ള അർത്ഥം വരും, നിരുപാധികനായ ബ്രഹ്മം എന്നുള്ള അർത്ഥം കിട്ടത്തില്ല. അപ്പോൾ പുണ്ഡരീക വേഷ്ണകൃതം ദഹരത്വം ശക്തിയും അല്പത്വം ജീവനിൽ വരും, പരിച്ഛന്നത്വം. ബ്രഹ്മ അഭേദഭൂഷ്യ ജീവസ്യ സർവഗതത്വാദി വേക്ഷ്യതേതി ശരി. എന്നാലും നിങ്ങളുടെ തത്വം അനുസരിച്ച് ജീവൻ ബ്രഹ്മമാണ്. ഇവിടെ ജീവനെന്നെടുക്കുക, പിന്നെ അത് വ്യാപകമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ബ്രഹ്മത്തോട് അഭിന്നമായതുകൊണ്ട്. അപ്പോൾ ദഹരാകാശം ജീവനാണ്, അത് ബാഹ്യാകാശത്തെ പോലെ വ്യാപകമെന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മമായതുകൊണ്ട് അങ്ങനെ എടുത്താലോ, മുഖ്യമായി ജീവനെ എടുക്കുക, അത് ശരിയല്ല. യഥാത്മതയ ജീവസ്യ സർവഗതത്വ വിവക്ഷിത തസ്യ ബ്രഹ്മണ സാക്ഷാ സർവഗതത്വ ആദി വിവക്ഷിതാമി ജീവിതം പറയുന്നു. അത് ശരിയാണ്, ചിലടത്ത് ജീവനെന്ന് പറയും, ചിലടത്ത് ബ്രഹ്മമെന്ന് പറയും, ചിലടത്ത് ജീവനും ബ്രഹ്മവും ഒന്നാണെന്ന് പറയും, അദ്വൈതം തന്നെ ചിലടത്ത് പറയും ജീവൻ വേറെ ബ്രഹ്മം വേറെ. അപ്പൊ ഇവിടെ എന്ത് താല്പര്യത്തിൽ പറഞ്ഞ് അതിനെ ഗ്രഹിക്കണം. ഏത് ഗ്രഹിക്കുന്നതിനും സന്ദർഭം അനുസരിച്ച് ദോഷമൊന്നും വരത്തില്ല. ഇവിടെ ജീവൻ എന്നർത്ഥം എടുത്തിട്ട് അത് ബ്രഹ്മത്തോട് അഭിന്നമായതുകൊണ്ട് ബാക്കിയെല്ലാം ആ ജീവനെ യോജിപ്പിക്കാം എന്ന് പറയുന്നത് അത് ശരിയല്ല. അങ്ങനെ എടുക്കുന്നതിനും നല്ലത്, ജീവനെന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണല്ലോ. അപ്പോൾ ഇവിടെ ബ്രഹ്മമെന്നെടുത്തിട്ട് സർവഗതത്വാദി ബ്രഹ്മത്തിനെ യോജിപ്പിക്കുക, എന്തിനു ജീവനെ യോജിപ്പിക്കണം എന്ന് പറയുമ്പോൾ എന്താണ്, ജീവൻ എന്ന് ധരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നതാണ് അത്, ദേഹാഭിമാനമുള്ളതാണ്, പരിച്ഛിന്നമുള്ളതാണ്. അതിന് ഒരിക്കലും എന്താണ് സത്യസങ്കല്പവും സത്യകാമനുമായ ബ്രഹ്മമായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. ബ്രഹ്മത്തെ രണ്ടു തരത്തിലും പറയും, ചിലടത്ത് എന്തോരും സത്യകാമം സത്യസങ്കല്പം എന്നെല്ലാം പറയും. അതെന്തിനു പറയുന്നു, ഉപാസിക്കുന്നതിന് വേണ്ടി ബ്രഹ്മത്തെ സത്യകാമത്വം സത്യസങ്കല്പത്വം തുടങ്ങിയ ഗുണങ്ങളോടുകൂടി ഉപാസിക്കുക, അതാണ് സഗുണ ഈശ്വരൻ സഗുണ ഉപാസന എന്ന് പറയുന്നത്. അപ്പൊ ജീവനെ അങ്ങനെ ധ്യാനിക്കാൻ പറ്റും, ധ്യാനിച്ചിട്ടെന്താ ഗുണം, ചെല്ലു പറയുന്നതാണ് അഹം എന്ന് ധ്യാനിക്കുക, തന്നെ തന്നെ ധ്യാനിക്കുക. ഈ താൻ ആരാ, ആരാണ് താൻ, താൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഞാൻ, ഈ ദേഹാഭിമാനത്തോടിരിക്കുന്ന ഞാൻ, എന്നെ ഞാൻ ധ്യാനിച്ചാൽ എന്താ വിശേഷിച്ചുണ്ടാകുന്നു, ഒന്നും സംഭവിക്കില്ല. എന്തുകൊണ്ട്, എന്നെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്നെ സാക്ഷാത്കരിക്കുകയാണ് സദാ, അഹം അഹം അഹം എന്ന് സാക്ഷാത്കരിക്കുകയാണ്. അങ്ങനെ അഹം അഹം എന്ന് സദാ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ധ്യാനിക്കേണ്ട കാര്യമില്ല. എവിടെയാണോ സാക്ഷാത്കാരമുള്ള അവിടെ ധ്യാനം അവസാനിക്കുകയാണ്. ധ്യാനം എന്ന് പറയുന്നത് ആരോപിതമാണ്. എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു ഇതാണെന്ന് അറിയുന്നതിന് എനിക്ക് ധ്യാനിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ അത് അറിയാൻ വേണ്ടി ധ്യാനിക്കാം. അപ്പോൾ ഇവിടെ അഹം അഹം എന്നൊരാൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ ആ ധ്യാനം അഹത്തെയാണെങ്കിൽ അത് ജീവധ്യാനമാണ്. അങ്ങനൊരു ധ്യാനം ശാസ്ത്രം ഒരിടത്തും നിർദ്ദേശിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ധ്യാനിക്കേണ്ട ആവശ്യമില്ലാതെ എല്ലാവർക്കും അറിയാം. അഹം അനുഭവം സർവർക്കും ഉണ്ട്, ദേഹാഭിമാനം എല്ലാവർക്കും ഉണ്ട്. ദേഹാഭിമാനത്തോടുകൂടി താൻ തന്നെ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി തനിക്ക് തന്നെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരിക്കലും ധ്യാനിക്കുന്നത് അഹത്തെയല്ല. പിന്നെ ധ്യാനിക്കുന്ന ആരെയാണ്? ധ്യാനിക്കുന്ന ഈശ്വരനെ. ഈശ്വരനെ ധ്യാനിക്കുന്നതിന് അഹമെന്ന് ധ്യാനിച്ചപ്പോൾ മതിയോ? പോരാ. അഹം എന്ന് പറഞ്ഞാൽ തന്റെ ബുദ്ധി ഏതുവരെ എത്തും? ഈ ശരീര അഭിമാനത്തിലെത്തും, അതിനപ്പുറം പോകത്തില്ല. അപ്പോൾ അവിടെ ഈശ്വരനെ ധ്യാനിക്കണമെങ്കിലോ അഹത്തെ ധ്യാനിച്ചാൽ പോരാ. എങ്ങനെയാണോ ഈശ്വരന്റെ സ്വരൂപത്തെ ഉപദേശിച്ചു തരുന്നത് ഗുരു അല്ലെങ്കിൽ ഈശ്വരൻ, ആ രൂപത്തിൽ ധ്യാനിക്കണം. അഹം ധ്യാനമല്ല. അത് ശ്രുതി എങ്ങനെ വെളിപ്പെടുത്തി? സത്യകാമനായി, സത്യസങ്കല്പനായി. അപ്പൊ തന്നെ അഹമായിട്ടല്ല ധ്യാനിക്കേണ്ടത്. അഹം എന്ന് താൻ ആരെയാണോ അറിയുന്നത്, തന്നെ തന്നെ അറിയുന്നത്, അവിടെ എന്താണ് താൻ ഈ ദേഹാഭിമാനത്തോടുകൂടിയിരിക്കുന്ന ജീവനെല്ലാം മറിച്ച് താൻ സത്യസങ്കല്പനും സത്യകാമനും ആയിരിക്കുന്ന ഹൃദയസ്ഥിതനായിരിക്കുന്ന ഹൃദയ ആകാശ സ്വരൂപനായിരിക്കുന്ന ഈശ്വരനാണ് എന്ന് ധ്യാനിക്കുന്നു. അതുകൊണ്ടെന്താ വിശേഷത വരുന്നു? കാരണം ഞാൻ എന്ന് പറയുമ്പോൾ ആ ഞാനെന്ന് പറയുന്ന ബുദ്ധി ദേഹാഭിമാനത്തോടുകൂടിയിരിക്കുന്നു. ദേഹാഭിമാനം എന്ന് പറയുമ്പോൾ സ്ഥൂലമായ ബാഹ്യമായ ഈ ദേഹാഭിമാനം, കര ചരണാദികളോടുകൂടിയിരിക്കുന്ന ഈ ദേഹത്തിന്റെ അഭിമാനം, ഈ ദേഹത്തെ മൊത്തം അഭിമാനിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പൊ അവിടെ ഈ ദേഹത്തെ വിട്ട് ദേഹത്തിന്റെ ഉള്ളിലുള്ള ഹൃദയം, ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആകാശം എന്ന് വരുമ്പോൾ അവിടെ ധ്യാതാവ് എന്റെ ധ്യേയമായിരിക്കുന്നത് ഈ ശരീര അഭിമാനത്തോടുകൂടിയിരിക്കുന്ന ബോധമല്ല, അത് വിട്ടുപോയി. ഹൃദയം എന്ന് വരുമ്പോൾ തന്നെ എന്ത് ചെയ്തു? ഈ സ്ഥൂല ശരീരത്തിന്റെ ബാഹ്യമായ കരചരണാദി അംഗങ്ങളോടുകൂടിയിരിക്കുന്ന ഈ ശരീരബോധം അവിടെ പോയി, അതിന്റെ ഉള്ളിലേക്ക് വന്നു. ശരീരത്തിന്റെ ഉള്ളിലേക്ക് വന്നത് ശരീരം തന്നെ, പക്ഷെ ബാഹ്യമായ സ്ഥൂലമായ കരചരണാദി അവയവങ്ങളോടുകൂടിയ ശരീരത്തെ വിട്ടിട്ട് ഹൃദയത്തിലേക്ക് വന്നു മനസ്സ്. ഹൃദയത്തിലോ? ഹൃദയത്തിലവിടെ ആ ഹൃദയത്തല്ല എടുക്കുന്നത്, അത് കേവലം ഭീഷ്മ, ആ പരമാത്മാവിന്റെ ഒരു സ്ഥാനം മാത്രം. അവിടെ സത്യസങ്കല്പവും സത്യകാമനുമായിരിക്കുന്ന അഹം, ആരെ? ചൈതന്യം. അത് ജീവഭാവമല്ല, ഈശ്വരഭാവമാണ്. ഈശ്വരഭാവം അവിടെ സ്ഫുരിക്കുന്നു. ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, വൃദ്ധനാണ്, യുവാവാണ് എന്നുള്ള സ്ഥാനത്തിന്റെ സ്ഥാനത്ത് അഹം ചൈതന്യസ്വരൂപനായിരിക്കുന്ന താൻ, ദേഹസ്വരൂപനായിരിക്കുന്ന താനല്ല, ചൈതന്യസ്വരൂപനായിരിക്കുന്ന താൻ സത്യകാമനാണ്, സത്യസങ്കല്പനാണ് എന്ന് ധ്യാനിക്കുമ്പോൾ അവിടെ ദേഹബോധമില്ല. അവിടെ അവന്റെ ഉള്ളിലെന്താണ്? കേവലം ഈശ്വരബോധം മാത്രം. ഹൃദയത്തിന്റെ ഉള്ളിലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഹൃദയത്തിന്റെ ബോധമില്ല. അതാണ് ദേഹബോധത്തെ മാറ്റി ഹൃദയത്തിൽ ഈശ്വരബോധത്തെ, ഈശ്വരസ്വരൂപത്തെ ഉപാസിക്കുന്ന ശ്രൗതമായ വിദ്യ. ഇതാണ് ശ്രുതി നിർദ്ദേശിക്കുന്നത്. ഈ ഉപാസനകളാണ് പിന്നീട് കാലക്രമത്തിൽ പൗരാണികമായ കാലഘട്ടത്തിലും തന്ത്രമന്ത്രങ്ങളിലൊക്കെ വന്നപ്പോൾ ഹൃദയത്തെ കൽപ്പിക്കുക, അവിടെ പീഠത്തെ കൽപ്പിക്കുക, പീഠത്തിൽ ദേവതയെ കൽപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രാകൃതമായ ഉപാസനകളായി മാറി. ഇക്കാലത്ത് അതിന് വന്ന മാറ്റങ്ങളാണ്. ശരിക്കും പരമാത്മധ്യാനത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ ആ ഹൃദയ ആകാശത്തെ തന്നെ അങ്ങനെ ധ്യാനിക്കുന്നു. ഇവിടെ സത്യകാമൻ സത്യസങ്കല്പം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഒരു എന്താണത് സർവാധാരം. അടുത്ത് പറയുന്നതാണ് ദേവാപൃഥിവി. ദേവാപൃഥിവിയുടെ എല്ലാം ആധാരമായിരിക്കുന്നത്, സർവവ്യാപിയായിരിക്കുന്നത്. ഇത്തരത്തിൽ ഹൃദയ ആകാശത്തെ തന്നെ പരമാത്മാവായി ധ്യാനിക്കുന്ന കാര്യമാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഉപാസനയെ കുറിച്ചാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. യേശ ആത്മാപഹത പാത്മാ, അതിനുവേണ്ടിയാണ് പറയുന്നതാണ്. ആ ശരീരബോധത്തെ നിഷേധിക്കാണ്ട് വിജരാ, ശരീരബോധമുള്ളതിന് ജര ബോധമുണ്ട്, വിമൃത്തു, ശരീരബോധമുള്ളതിന് മൃത്യുവിന്റെ ബോധമുണ്ട്. ശരീരബോധം എന്ന് പറയുമ്പോൾ അത് അന്ധകരണം, മനസ്സ്, ഇതിലൊക്കെയുള്ള അഭിമാനമുള്ളപ്പം ആ ദുഃഖി എന്നുള്ള ബോധനും വിശ്വമൊക്കോ അതിനെ പ്രാണാഭിമാനം വരുന്നു. അതാണ് വിശപ്പും ദാഹവും, അതാണ് വിചികിത്സ എന്ന് പറഞ്ഞിരിക്കുന്നു. വിശപ്പിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ ദാഹത്തെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അപിപാസ ജഗ്ധം ഇച്ഛ, ഭക്ഷിക്കുന്നതിനുള്ള ആഗ്രഹം, അതാണ് ജിഗിത്സ. അപ്പോ അത് എല്ലാം വിട്ടിട്ട് എന്ത് ചെയ്യുന്നു? സത്യകാമ സത്യസങ്കല്പ, അതാണ് ഹൃദയാകാശം, അങ്ങനെ ഉപാസിക്കുന്നു. ഇത് ആത്മത്വ അപഹത പാത്മത്വാദേശിച്ച ഗുണാഹ, ഈ ഗുണങ്ങൾ ഇതാണ് പറയുന്നത്. സഗുണ ഉപാസന, സഗുണ ഈശ്വരൻ എന്ന് പറയുന്നു. വൈദികമായ എന്നുകൂടെ ചേർക്കണം. നമ്മൾ ദേവത ദേവി ഉപാസന എന്നൊക്കെ പറയുമ്പോൾ അത് വേറെയാണ്. വൈദിക ഉപാസന എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായ ഉപാസന, അതിതാണ്. എന്നാൽ ഭൂതാകാശ സംഭവന്തി പറയുന്നു, അതിനുവേണ്ടിയാണ് ഉപദേശിച്ചിരിക്കുന്നത്. അതിന് ഈ ബാഹ്യമായ ആകാശവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതാണ് തുടർന്ന് പറഞ്ഞത്. യദ്യപി ആത്മശബ്ദോ ജീവേ സംഭവതി തഥാപി ഇതരേഭ്യ കാരണേഭ്യോ ജീവശങ്കാവിനുപാധി പരിച്ഛിന്നസ്യ ആരാഗ്രോപമിതസ്യ ജീവസ്യ പുണ്ഡരീക വിഷ്ണുകൃതം ദഹരത്വ ശക്യം നിവർത്തയിലും ബ്രഹ്മഭേദഭൂഷ ജീവസ്യ സർവഗതത്വാദി വിവക്ഷേതാത്മതയാ ജീവസ്യ സർവഗതത്വാദി വിവക്ഷിത തസ്യ ബ്രഹ്മണ സാക്ഷാ സർവഗതത്വാദി വിവക്ഷിത ഇതി യുക്തം. അതാണ്. അതുകൊണ്ട് ജീവനെ ബ്രഹ്മമാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നേരിട്ട് ബ്രഹ്മത്തെ ഉപാസിക്കുകയാണ്. ജീവനെ ബ്രഹ്മമെന്ന് കൽപ്പിക്കുകയല്ല. എന്നുവെച്ചാൽ ജീവനെന്ന് പറയുന്നത് എന്താ? നമ്മളറിയുന്ന അഹംബോധം, എല്ലാ താതാത്മ്യ ബുദ്ധിയോടും കൂടിയിരിക്കുന്ന അഹംബോധം, ഇതിനെ ബ്രഹ്മമെന്ന് കൽപ്പിക്കുകയല്ല. ഇതിനെ നിഷേധിച്ചിട്ട് ഈ അഭിമാനങ്ങളെല്ലാം വിട്ടിട്ട് ഉള്ളിലിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ നേരിട്ട് ഉപാസിക്കുക ചെയ്യുന്നു. അതിന് ജീവഭാവത്തെ കൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അഹംഭാവത്തെ കൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അഹം അഹം എന്നല്ല ഇവിടെ ഉപാസിക്കുന്നത്. എന്താണോ ഈശ്വരന്റെ ഗുണങ്ങളെ ശ്രുതി നിർദ്ദേശിച്ചിരിക്കുന്ന ആ ഗുണങ്ങളെയാണ് ഉപാസിക്കുന്നത്, അല്ലെങ്കിൽ ആ ഗുണങ്ങളോട് കൂടിയ ഈശ്വരനെ ഉപാസിക്കുകയാണ്. അതുകൊണ്ടാണ് സത്യകാമൻ സർവ സത്യസങ്കല്പൻ എന്നിങ്ങനെ ഉപാസിക്കുന്നത്.